കാരണം വളരെ പ്രാചീനമായ ഒരു ഭാഷയാണ്. സംസ്കൃതം എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, സംസ്കൃതത്തില് നിയമങ്ങളൊന്നും അതിൽ പാലിക്കുന്നില്ല ഇന്നത്തെ. അതുകൊണ്ടാണ് പാണിനി പ്രത്യേകിച്ച് അതിന്റെ നിയമങ്ങൾ പറഞ്ഞു. നിയമം എന്ന് വെച്ചാൽ അതിന് നിയമം പറയുന്നതല്ല, അർത്ഥം മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഒരു വ്യവസ്ഥ ചെയ്തു അത്രയോ. അതൊരു നിയമത്തിനും വഴങ്ങുന്ന ഒരു ഭാഷയല്ല. സംസ്കൃതം എന്ന് പറയുന്നതിന് പിൽക്കാലത്തുണ്ടായതിനാണ്. അതിന് ശരിക്കും സംസ്കൃതം എന്ന് പോലും പറയാൻ പറ്റില്ല, പക്ഷെ സംസ്കൃതവുമായിട്ട് അതിന് സാദൃശ്യമാണ്. ഈ വേദത്തിൽ എന്തൊക്കെയാ പറഞ്ഞിരിക്കുന്നത് നമ്മളങ്ങനെ മനസ്സിലാക്കും. അപ്പൊ അത് വ്യാഖ്യാനങ്ങളെ ആശ്രയിക്കേണ്ടി വരും. അപ്പൊ അതില് ഇത്തരം ഭാഗങ്ങളൊക്കെ വ്യാഖ്യാനിച്ചിരിക്കുന്നു. 1000 വർഷം മുമ്പ് വ്യാഖ്യാനിച്ച ആളാണ് ശങ്കരാചാര്യർ. അപ്പൊ നമുക്കതാണ് കൂടുതൽ അത് ഇപ്പോ ഒരുപാട് ശൈലി ഭേദങ്ങൾ ഉണ്ടായിട്ടുണ്ട് സംസ്കൃത ഭാഷയ്ക്ക്. പിന്നെ ഒന്നുള്ളത് പ്രാകൃതം. പ്രാകൃതം എന്ന് പറയുന്ന ഒരു ഭാഷ സാഹിത്യങ്ങളിലൊക്കെ ഉപയോഗിക്കുന്നു. സ്ത്രീകൾ സംസാരിക്കുന്ന, ജോലിക്കാർ സംസാരിക്കുന്ന ഭാഷ, അതും വളരെ വ്യത്യസ്തമാണ്. പിന്നെ സംസ്കൃതത്തിൽ തന്നെ ഗാന്ധാരി, ഗൗഡി ഇങ്ങനെയൊക്കെ പറയുന്ന ഒരുപാട് ശൈലി ഭേദങ്ങൾ അനുസരിച്ച് അർത്ഥ വ്യത്യാസമുണ്ട്. അത് സാഹിത്യത്തിലാണ് ചർച്ച ചെയ്യുന്നത്. പൈശാചി ഒരുപാട് ദേശഭേദം അനുസരിച്ച് വരുന്നു. വേദകാലത്തിന് മുമ്പുള്ള സംസ്കൃതം എന്ന് പറയാൻ പറ്റില്ല, പറയാൻ പറ്റില്ല. സംസ്കൃതം, ലാറ്റിൻ ഇങ്ങനെയുള്ള പല ഭാഷകൾ ചേർന്നൊരു ഗോത്രം, അങ്ങനെ പറയാൻ പറ്റും. അത് അതിന് മുമ്പും പല രൂപങ്ങളും ഉണ്ടായിരിക്കും ഭാഷയ്ക്ക്. എത്രയോ കാലം കൊണ്ടാണ് മനുഷ്യൻ സംസാരിച്ച് സംസാരിച്ച് ഭാഷയിൽ പരിണാമം വന്നാണ് അതുവരെ ആയത്. നമുക്കിന്ന് മനസ്സിലാക്കാൻ പറ്റിയ ഭാഷ വന്നു. അതിനു മുമ്പും മനുഷ്യന് ഭാഷയുണ്ടായിരുന്നു, പ്രാചീന ഭാഷ. അപ്പോ ഈ ഭാഷ നമ്മൾ മനസ്സിലാക്കുന്നത് വ്യാഖ്യാനത്തിലൂടെയാണ്. വ്യാഖ്യാനം എന്ന് പറയുമ്പോൾ 1000 വർഷം ഒന്നും വഴിയെ നമ്മളെക്കാളും ആ കാലഘട്ടത്തിനോട് അടുത്തിരിക്കുന്ന ആളെന്നുള്ളതിനൊക്കെയാണ് ശങ്കരാചാര്യരുടെ ഭാഷയത്തിന് പ്രാധാന്യമുള്ളത്. നമ്മൾ 1000 വർഷം മാറിയിരിക്കുകയാണ്. 1000 വർഷം പിറകിൽ നിൽക്കുന്നു എന്ന് പറഞ്ഞാൽ അന്നത്തെ ചരിത്രം, അന്നത്തെ സംസ്കാരം, അതിനോട് നമ്മളെക്കാളും കുറച്ചുകൂടി അടുത്തിരിക്കുന്നവരാണ് എന്നുള്ള രീതിയിലാണ് ശങ്കരാചാര്യരുടെ വ്യാഖ്യാനത്തെ നമ്മൾ സ്വീകരിക്കുന്നത്. അതിനു മുമ്പും വ്യാഖ്യാനങ്ങൾ ഉണ്ടായിട്ടുണ്ട്, പക്ഷെ അതൊക്കെ നഷ്ടപ്പെട്ടുപോയി. വ്യാഖ്യാനം മുമ്പ് ഉണ്ടായിട്ടുണ്ട്, നമുക്കറിയത്തില്ല. അങ്ങനെ ഉണ്ടായിരുന്നു എന്ന് ശങ്കരാചാര്യരുടെ ഭാഷയത്തിൽ നിന്നേ നമുക്കറിയാൻ പറ്റും. അപ്പൊ ആ എഴുതിയിരിക്കുന്നതനുസരിച്ച് പറയുന്ന അർത്ഥം ആണ് നമ്മൾ സ്വീകരിക്കുന്നത്. അങ്ങനെ വരുമ്പോ ഇപ്പൊ പറഞ്ഞിരിക്കുന്നു, ഉത്പത്തിയെ കുറിച്ച് പറഞ്ഞിരിക്കുന്നു. ഉത്പത്തിയെ കുറിച്ച് പലതരത്തിൽ പറഞ്ഞിരിക്കുന്നു. അത് സ്വാഭാവികമാണ്, കാരണം ഈ പറയുന്നതൊക്കെ അവരുടെ ഓരോ ഭാവനകളും ആഗ്രഹങ്ങളും ഒക്കെയാണ്. അങ്ങനെ പറയുമ്പോൾ പലതരത്തിൽ പറയും. സൂര്യനിൽ നിന്നുണ്ടായി എന്ന് പറയും, അവരുടെ ആത്മാവിൽ നിന്നുണ്ടായി എന്ന് പറയും. അപ്പോൾ ഈ ക്രമങ്ങളെ കുറിച്ച് ഈ വ്യാഖ്യാനിക്കാൻ പോകുന്നവർക്കും ആശയക്കുഴപ്പമുണ്ടോ? ഇതെന്താ ഇങ്ങനെയൊക്കെ പറഞ്ഞിരിക്കുന്നു? പറയുന്ന അന്ന് ശരിക്കും ഉത്പത്തിയെ കുറിച്ച് പറയുന്നതല്ല, മറിച്ചത് ഉപാസനയ്ക്ക് വേണ്ടി അങ്ങനെ പറഞ്ഞിരിക്കുന്നു. അങ്ങനെയുള്ള ഭാഗങ്ങളെല്ലാം അങ്ങനെ ഒരു നിഗമനത്തിൽ എത്തിച്ചേരും. ഇനി അതിനപ്പുറം നമുക്ക് എന്തെങ്കിലുമൊക്കെ അതിൽ നിന്ന് മനസ്സിലാക്കണമെങ്കിൽ നമുക്ക് അതിനേക്കാൾ കൂടുതൽ ആ ചരിത്രത്തെക്കുറിച്ചുള്ള ബോധം, ആ സംസ്കാരത്തെക്കുറിച്ചുള്ള ബോധം, പിന്നെ ആ ഭാഷയെക്കുറിച്ചുള്ള അറിവും വേണം. ഉണ്ടെങ്കിലേ നമുക്ക് വ്യാഖ്യാനിക്കാൻ പറ്റും. അപ്പോ അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഇപ്പൊ ഷേക്സ്പിയറുടെ ഒരു കൃതി ഇംഗ്ലീഷ് അറിയാത്ത ഒരുത്തും വ്യാഖ്യാനിക്കുന്നു എന്ന് വെച്ചുകഴിഞ്ഞാൽ അതെങ്ങനെയിരിക്കും? അങ്ങനെയായിരിക്കും. അയാൾക്ക് ഇംഗ്ലീഷ് അറിയില്ല, പക്ഷേ അയാളത് വ്യാഖ്യാനിക്കുകയാണ്. അയാൾക്ക് പറയാൻ പറ്റുന്നത് കാണും, കാരണം അത് ഷേക്സ്പിയറുടെ കൃതി മലയാളത്തിലുണ്ട്, അതുകൊണ്ട് ഞാനത് വ്യാഖ്യാനിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ ഷേക്സ്പിയറുടെ കൃതി വ്യാഖ്യാനിക്കണമെങ്കിൽ അയാൾക്ക് ഇംഗ്ലീഷ് അറിഞ്ഞാൽ പോരാ, അന്നത്തെ ഇംഗ്ലീഷ് അറിയില്ല, ഒരുപാട് കാര്യങ്ങൾ അറിഞ്ഞാലേ വ്യാഖ്യാനിക്കുന്നു. അപ്പൊ സംസ്കൃതം അറിയാത്ത ഒരാൾ ദർശനമാനം വ്യാഖ്യാനിക്കുന്നു എന്ന് പറഞ്ഞാൽ അതുപോലെയാണ്. വ്യാഖ്യാനിക്കുമ്പോൾ അയാൾക്ക് ശരിക്കും മനസ്സിലാക്കി വ്യാഖ്യാനിക്കാൻ പറ്റില്ല. പിന്നെ അയാളുടെ വ്യാഖ്യാനങ്ങളൊക്കെ എങ്ങനെയായിരിക്കും? ഭാവനയായിരിക്കും, ഒരുപാട് ഭാഷാപരമായി അടിസ്ഥാനപരമായി വരുന്ന സ്വയം വരുത്തുന്ന തെറ്റുകളൊന്നും അയാൾക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഇന്നിപ്പോ അതൊക്കെ ഒരാളുടെ അടുത്ത് വെച്ചിട്ട് പറയണം ഇതിന്റെ അർത്ഥം ഇന്നതാണെന്നൊക്കെ ഊഹിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അത് അതിനോട് നീതി പുലർത്തുന്നു എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം പ്രധാനമായും വരുന്ന ഭാഷയുടെ കുറിച്ചുള്ളവരുടെ പ്രശ്നമാണ്, അറിവില്ല. ഇനി ഭാഷയുടെ അറിവുള്ളവർ തന്നെ ആയിക്കോട്ടെ, ശങ്കരാചാര്യർക്ക് അറിയാമായിരുന്നു ഭാഷ. അപ്പൊ 1000 വർഷം കഴിഞ്ഞ് ദയാനന്ദ സരസ്വതി വ്യാഖ്യാനിച്ച് ഭാഷ അറിയാം, കുഴപ്പമൊന്നും. പക്ഷെ കാഴ്ചപ്പാട് വേറെയാണ്. അപ്പൊ ശങ്കരാചാര്യർ പറഞ്ഞ അർത്ഥമൊന്നും ദയാനന്ദ സരസ്വതി പറഞ്ഞില്ല, അതൊന്നുമല്ല എന്റെ അർത്ഥമൊന്നും ആ ദയാനന്ദ സരസ്വതി പറഞ്ഞു. അപ്പൊ അവരുടെ കാഴ്ചപ്പാട് വേറെ. അപ്പോൾ ഇതിൽ ഏറ്റവും സ്വീകാര്യമായി തോന്നുന്നത് ശങ്കരാചാര്യർ പറഞ്ഞു തന്നെയാണ്. കാരണം ശങ്കരാചാര്യർ അറിഞ്ഞോ അറിയാതെയോ സമ്മതിക്കുന്ന ഒരു കാര്യം ഈ സൃഷ്ടി എന്നുള്ള കാര്യങ്ങളെ കുറിച്ചൊന്നും ഇവർക്ക് ഒരു അറിവും ഇല്ലായിരുന്നു, അതിനെ സമ്മതിക്കുന്ന കാര്യം. അതാണ് ശരിയും, അവർക്കതൊന്നും അറിയത്തില്ലായിരുന്നു. അവരിങ്ങനെ എന്താണ് നാടോടി മനുഷ്യരായിരുന്നു, പ്രാചീന മനുഷ്യർ. അങ്ങനെ നടന്നപ്പോൾ അവർക്ക് തോന്നി ഓരോ ആശയങ്ങൾ അവർ പറഞ്ഞു, അവർ പാടി നടന്നു. സൃഷ്ടിയെ കുറിച്ചൊന്നും പറയാനുള്ള അവർക്ക് എന്താ, അവർക്ക് അടിസ്ഥാനപരമായ എന്താ അറിവാണുള്ളത്? അതെങ്ങനെ ചിന്തിക്കണമെന്ന് പോലും അവർക്ക് അറിവില്ലായിരുന്നു വൈദിക കാലഘട്ടത്തിലാണ്. അപ്പൊ അവർ കാണുന്നതിനെയൊക്കെ ഭയക്കുകയും ആരാധിക്കുകയും ചെയ്തു. അങ്ങനെ ഭയന്നും ആരാധിച്ചു. പിന്നെ ചില ആൾക്കാർ എന്ത് ചെയ്തു, ഇതിനെ കുറിച്ചൊക്കെ ചിന്തിച്ചു. ചിന്തയിലൂടെയൊക്കെ അവർ ചില തത്വചിന്തകളിൽ എത്തിച്ചേർന്നു. അതൊക്കെയാണ് സംഭവിച്ചിട്ടുള്ളത്. അപ്പോൾ അതിന് ശങ്കരായിട്ട് കാലം വന്നപ്പോൾ എന്ത് ചെയ്തു, തത്വചിന്ത ഒരുപാട് വികാസം പ്രാപിച്ചു ബുദ്ധന് ശേഷം. അപ്പോൾ അവിടെ യുക്തിക്ക് കൂടുതൽ പ്രാധാന്യമാണ്, യുക്തിക്ക് കൂടുതൽ പ്രാധാന്യം ചെയ്യുമ്പോൾ യുക്തി അധിഷ്ഠിതമായി ചിന്തിച്ചു. എന്നുവെച്ചാൽ അന്നത്തെ യുക്തിക്കൊരു കുഴപ്പമുണ്ട്, എന്താണോ ഭൗതികമായ അറിവിനെ ആശ്രയിച്ച് യുക്തിക്ക് നിൽക്കാൻ പറ്റും. അപ്പോൾ അന്നത്തെ ഭൗതികമായ അറിവിനെ ആശ്രയിച്ച്, അന്നത്തെ ഭൗതികമായ അറിവെന്ന് പറയുന്നത് എന്താണോ ന്യായ വൈശേഷിക ദർശനങ്ങൾ പറഞ്ഞ അറിവാണ് അന്നത്തെ ഭൗതികമായ അറിവെന്ന് പറയുന്നത്. അതാണ് അന്നത്തെ അടിസ്ഥാനം. അത് ഇന്ന് നമ്മൾ പഠിക്കുന്ന ന്യായവൈശേഷികമല്ല, അന്ന് നിലനിന്നിരുന്ന ന്യായവൈശേഷികമാണ്, സൂത്രം ഭാഷയും. ആ തരത്തിലുള്ള ന്യായവൈശേഷിക ദർശനങ്ങളാണ് അന്നത്തെ ഭൗതികമായ ദർശനമെന്ന് പറയുന്നത്. ചാർവാക ദർശനം ഉണ്ടായിരുന്നു, അതിനെ ഇവരാരും അംഗീകരിച്ചില്ല. അപ്പൊ ന്യായവൈശേഷിക ദർശനങ്ങളിൽ നിന്നുകൊണ്ട് അതിനെ അടിസ്ഥാനമാക്കിയുള്ള യുക്തി ചിന്തയാണ് അന്ന് നടത്തിയത്. അതിൽ നിന്നുകൊണ്ടാണ് ശങ്കരാചാര്യർ എന്ത് ചെയ്തത്, തന്റേതായ ഒരു കാഴ്ചപ്പാട് അവതരിപ്പിച്ചത്. അപ്പോ എന്താണോ ഈ പ്രപഞ്ച നിയമങ്ങളെ സംബന്ധിച്ചുള്ള ഇന്ന് ചെയ്യുന്ന പോലെ, ഇന്ന് ഫിസിക്സിലും മറ്റും ചെയ്യുന്ന പോലെയുള്ള ഒരു ഭൗതികമായ വിശദീകരണം അന്ന് അസാധ്യമായിരുന്നു. അതിനുള്ള അടിസ്ഥാനപരമായൊന്നും അവരുടെ കയ്യിൽ ഉണ്ടായിരുന്നില്ല. ഇന്നത്തെ നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ ഏറ്റവും പ്രാകൃതമായ അറിവാണ്, അല്ലെങ്കിൽ മനുഷ്യ സമൂഹത്തിന്റെ ബാല്യാവസ്ഥയിലുള്ള അറിവുകളാണ് ഉണ്ടായിരുന്നത്. ബൗദ്ധികമായ മനുഷ്യന്റെ വികാസത്തിന്റെ ബാല്യാവസ്ഥയായിരുന്നു അതൊക്കെ. യുക്തിയോട് ചിന്തിക്കാൻ തുടങ്ങിയ ബുദ്ധന് ശേഷം മനുഷ്യന് അന്ധമായ വിശ്വാസങ്ങളിൽ നിന്നും മാറി യുക്തിയുക്തമായി ചിന്തിച്ചത് ബുദ്ധന് ശേഷമാണ്. അപ്പോഴാണ് അവർ ചിന്തിക്കാൻ തുടങ്ങിയത്. ചാർവാകനും ചിന്തിച്ചിട്ടുണ്ട്, അത് ചാർവാകനെ കുറിച്ച് എല്ലാം പറയുന്നത് ചാർവാകനും ബുദ്ധന് ശേഷമാണോ ചാർവാകൻ വന്നതെന്നാണ് പറയുന്നത്. കൊസംബിയെ പോലെയുള്ള ആൾക്കാർ പറയുന്നത് ബുദ്ധന് ശേഷമാണ്. ബുദ്ധന്മാരുടെ പരമ്പരയിൽ തന്നെ ആജീവകന്മാരെന്നൊക്കെ പറയുന്ന ആൾക്കാർ അതിൻ്റെയൊക്കെ ഒരു ഭാഗമായിട്ടാണ് ചാർവാകൻ വന്നതെന്നാണ് പറയുന്നത്. അതൊക്കെ തർക്കമുള്ള വിഷയങ്ങളാണ്. എന്തായാലും അങ്ങനെ ഒരു എന്താണ് ഒരു തത്വചിന്ത വരുന്നത് നാഗാർജുനനും നാഗാർജുനന്റെ പരമ്പരയിലും ഒക്കെ വരുന്നതാണ്. നാഗാർജുനൻ എന്നൊക്കെ പറയുമ്പോൾ സി 3-ാം നൂറ്റാണ്ടൊക്കെയാണ്, 3-4 നൂറ്റാണ്ടിലെന്നൊക്കെയാ പറയുന്നത്. അതിനുശേഷം വരുന്നത് പിന്നെ 6-7 നൂറ്റാണ്ട് കഴിഞ്ഞിട്ടാണ് ശങ്കരാചാര്യർ വരുന്നത്. പിന്നെ ഉണ്ട് ന്യായ വൈശേഷിക സാങ്ക്യ ദർശനങ്ങളൊക്കെ ഉണ്ട്, അവിടെയും ചിന്തിച്ചിട്ടുണ്ട്, അതില്ലാന്ന് പറയുന്നില്ല. വ്യക്തിപരമായി ചിന്തിച്ച് ന്യായ വൈശേഷിക സാങ്ക്യ ദർശനം സാങ്ക്യ ഇവർ 3 കൂട്ടർ. പിന്നെ ബൗദ്ധ പരമ്പര പ്രധാനമായിട്ടും അതൊരു ഇന്നും പിടിച്ചു നിൽക്കാൻ യോഗ്യതയുള്ളത് നാഗാർജുനനും നാഗാർജുനന്റെ വ്യാഖ്യാതാക്കൾക്കുമാണ്. വിദേശികളൊക്കെ ഒരു തത്വചിന്തകനായി നാഗാർജുനനെ അംഗീകരിക്കുന്നത് ശങ്കരാചാര്യരല്ല, നാഗാർജുനൻ അവരൊരു തത്വചിന്തകനായി അംഗീകരിക്കുന്നു. ശങ്കരാചാര്യർക്ക് അത്രയും വലിയൊരു സ്ഥാനം കൊടുക്കുന്നില്ല. അത് കാരണം ഇതാണ്, ശങ്കരാചാര്യ ചിന്തിച്ചപ്പോൾ എന്ത് ചെയ്തു, തന്റെ എല്ലാ നിഗമനങ്ങളും വേദം വേദത്തിൽ കൊണ്ടുവന്നു, ഇത് വേദത്തിൽ പറഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞ് എല്ലാം സമർത്ഥിച്ചു. അപ്പൊ വേദത്തിൽ പറഞ്ഞ് സമർത്ഥിക്കുന്നു എന്നാണ് വേദത്തിന് അതിനനുസരിച്ച് വ്യാഖ്യാനിക്കുന്നു. എന്നാലേ പറ്റും. ഒരു ചർച്ച നടന്നു വരുമ്പോൾ എന്തെങ്കിലും ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ ഉടനെ ശങ്കരാചാര്യ എന്താ പറയുക, ഇതി ശ്രുതി ഇതാ ശ്രുതി പറഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ആ ശ്രുതിയെ തനിക്ക് അനുകൂലമായി വ്യാഖ്യാനം. അപ്പൊ നാഗാർജുനൻ മറ്റും അത് ചെയ്തില്ല, അവർ ശ്രുതി ഒട്ടും ആശ്രയിച്ചില്ല, അവർക്ക് പറയാനുള്ളവരും യുക്തിയുക്തമായിട്ട് പറഞ്ഞു. അതൊക്കെ അതൊക്കെ പല പോരായ്മകളും കാണും, അതൊക്കെ ശങ്കരാചാര്യൊക്കെ എടുത്ത് കാണിച്ചിട്ടുണ്ട്. പക്ഷെ തത്വചിന്താപരമായി അവരുടെ നിലപാടുകൾ കുറച്ചുകൂടി നിഷ്പക്ഷമായിരുന്നു. അതുകൊണ്ട് സൃഷ്ടിയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന എല്ലാം ശങ്കരാചാര്യ വ്യാഖ്യാനിച്ചിരിക്കുന്ന ഇങ്ങനെയെല്ലാം ഉപാസനയ്ക്ക് വേണ്ടി പറഞ്ഞാണ്, അല്ല വാസ്തവമായ ഒരു സൃഷ്ടി അതിനംഗീകരിക്കുന്നുമില്ല. കാരണം എങ്ങനെ സൃഷ്ടി സംഭവിച്ചു എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അത് പറയാനുള്ള എന്താണ്, ദൈവം സൃഷ്ടിച്ചു. ഇതേ പറയാണ്, ദൈവം സൃഷ്ടിച്ചു എന്ന് പറയും. പിന്നെ ദൈവം എങ്ങനെയാണ്, ദൈവം എന്താണെന്നുള്ളത് വ്യാഖ്യാനിക്കണം. ഇന്റർപ്രിട്ടേഷനിലൂടെ ദൈവത്തെ സമർത്ഥിക്കാൻ പറ്റും. അത് വ്യാഖ്യാനിച്ചാൽ എന്താണ്, ഒരിക്കലും അതിന്റെ പണിക്കുറവ് തീരത്തുമില്ല. പണിത് പണിക്കുറവ് ഒരിക്കലും തീരാത്ത ഒരു സാധനമാണ് ദൈവം. അപ്പൊ പിന്നെ അത് പിന്നെ എങ്ങോട്ട് പോകും, വിശ്വാസത്തിലേക്ക് പോകും. വിശ്വസിച്ച പ്രശ്നമൊന്നുമില്ല, പിന്നെ അത് വിശ്വാസിയൊക്കെ വിട്ടു കൊടുക്കും, നിങ്ങൾക്ക് അത് വിശ്വസിക്കാം. പിന്നെ അവിടെ പിന്നെ ചിന്തയുടെ ആവശ്യമില്ല, ഞാൻ വിശ്വസിക്കുന്നു. അപ്പോ ദൈവം സൃഷ്ടിച്ചു എന്ന് പറയും. അപ്പൊ ദൈവം സൃഷ്ടിച്ചു എന്ന് പറയുമ്പോ ഇങ്ങനെ അതിനെക്കുറിച്ചുള്ള തർക്കങ്ങൾ, തർക്ക വിതർക്കങ്ങളൊക്കെ ഇങ്ങനെ ചെയ്ത് ചെയ്ത് വരുമ്പോൾ അത് ശങ്കരാചാര്യർക്ക് മുമ്പ് തന്നെ താർക്കികന്മാര് ഒരുപാട് തർക്ക വിതർക്കങ്ങളൊക്കെ നടത്തി ദൈവത്തെ സമർത്ഥിക്കാൻ വേണ്ടി. അവരും ബൗദ്ധന്മാരുമായിട്ടുള്ള യുദ്ധം. അപ്പൊ അവരിങ്ങനെ യുദ്ധം നടത്തിയിട്ട് ഇതൊരു തീരുമാനത്തിനും എത്തുന്നില്ല. കാരണം ആരും ജയിക്കുന്നുമില്ല, അവസാനം ആരും ജയിക്കുന്നില്ല. അപ്പൊ ശങ്കരാചാര്യം പറഞ്ഞു എന്താണ്, എന്നാ പിന്നെ ദൈവം സൃഷ്ടിച്ചില്ല, സൃഷ്ടിയെ സംഭവിച്ചിട്ടില്ല. സൃഷ്ടി ഉണ്ടെങ്കിലല്ലേ ഇത് ആര് സൃഷ്ടിച്ചു എന്നുള്ള ചോദ്യം വരത്തുള്ളൂ. അപ്പൊ സൃഷ്ടിയെ ഇല്ല, അതാണ് നമ്മൾ പഠിക്കുന്ന അധ്യാരോപം. അതായി പിന്നെ അദ്വൈതികളുടെ നിലപാട്. ഇതെല്ലാം ഒരു താർക്കിക യുക്തികളനുസരിച്ച് സമർത്ഥിക്കുന്ന കാര്യങ്ങൾ. അങ്ങനെയാണ് പോകുന്നത്. അപ്പോൾ കൂടുതൽ ബുദ്ധിയുള്ളവർ ആ കാലഘട്ടത്തിൽ എന്ത് ചെയ്യും, പണ്ഡിത സദസ്സുകളിൽ പോയി താൻ പറയുന്ന കാര്യങ്ങൾ തൻ്റെ അന്നത്തെ വിപുലമായ അറിവ് എന്ന് വെച്ചാൽ ഈ എല്ലാ ശാഖകളിലും ശാസ്ത്രശാഖകളിലുള്ള അറിവും തൻ്റെ ബുദ്ധിസാമർഥ്യവും കൊണ്ട് താൻ പറയുന്നതിനെ പറഞ്ഞ് സമർത്ഥിച്ച് ജയിക്കും. അപ്പൊ ഇന്നത് അന്ന് ജയിക്കുന്ന ഇത് എവിടെയാണ്? അന്ന് ജയിക്കുന്നത് ഈ രാജാക്കന്മാരിരിക്കുന്ന സദസ്സുകളിലാണ്. രാജാക്കന്മാരുടെ മുമ്പിലാണ് ഇതൊക്കെ നടത്തുന്നത്. അപ്പൊ രാജാക്കന്മാരുടെ മുമ്പിൽ വെച്ച് ഇത് പറയുമ്പോൾ ജയിക്കുന്നവനെ ബാക്കിയുള്ളവർ അംഗീകരിച്ചേ പറ്റും, അല്ലെങ്കിൽ പിന്നെ അവന്റെ തല കാണത്തില്ല ഇന്നത്തെ പോലെ. അപ്പൊ പിന്നെ അവർക്ക് ആധിപത്യമാകും. രാജാവ് പറയും, ആ ശരി, ഇയാളാണല്ലോ ജയിച്ചത്, അയാൾ പറയുന്നത് എല്ലാവരും സ്വീകരിക്കണം. അപ്പൊ എല്ലാവരും സ്വീകരിക്കണം, അങ്ങനെ അതിന് പ്രചാരം വരും. അങ്ങനെ അതുപോലെ അതിന്റെ മേടിയിരിക്കുന്ന ആള് പറയുന്നത് എല്ലാവരും അംഗീകരിക്കും. അന്ന് രാജാവാണ്, രാജാവിന് പേടിച്ച് അത് എല്ലാവരും അങ്ങ് സ്വീകരിക്കും. സ്വീകരിച്ചേ പറ്റും, നിയമന്റെ തലമാണ്. അപ്പൊ അതിന് പ്രചാരം കിട്ടും. അപ്പൊ ജയിച്ചവരെന്ത് ചെയ്യും, എന്റെ പ്രചാരകരാകും. അപ്പൊ അവര് പറയും അവര് സർവജ്ഞന്മാരാണ്. അന്നത് പറയുന്നതിന് എളുപ്പമാണ്. എന്താണോ മനുഷ്യന്റെ അറിവ് വളരെ പരിമിതമാണ്. അപ്പൊ ഒരാൾക്ക് സർവജ്ഞനാകാനൊക്കെ എളുപ്പമാണ്, കുറച്ച് കാര്യങ്ങളെ അറിയാം. ഇന്നത് നടക്കത്തില്ല. എന്തുകൊണ്ട്? മനുഷ്യന്റെ അറിവെന്ന് പറയുന്നത് അപരിമിതമാണ്, ആരുടെയും ബുദ്ധിയിൽ ഉൾക്കൊള്ളാൻ പറ്റില്ല. അന്ന് കുറച്ച് അറിവേ ഉള്ളൂ, അത് ആൾക്കാർക്ക് ഉൾക്കൊള്ളാം. അവർക്ക് സർവജ്ഞന്മാരാകും. പിന്നെ അവര് ജഗത് ഗുരുക്കന്മാരാകും. എന്തുകൊണ്ട്? അന്നത് എളുപ്പമായിരുന്നു. എന്തുകൊണ്ടാണ്? അവര് ജഗത്തെന്ന് പറയുന്ന ഹിമാലയത്തിനിപ്പുറം അറേബ്യൻ ബംഗാൾ കടലിപ്പുറം അവിടെ തന്നെ കൂടുതലും കാടാണ്, നാട് കുറവാണ്. ഇതാണ് ഇവിടെ ജഗത്. അപ്പൊ അവിടെ ഗുരുക്കന്മാരാണ്, എളുപ്പം ജഗത് ഗുരുവാകും. ഇതിനപ്പുറമുള്ള ലോകത്തെ കുറിച്ച് അവർക്കുള്ള അറിവെന്ന് പറയുന്ന വല്ല കച്ചവടക്കാരും അവിടെ നിന്നോട്ട് വരുമ്പോൾ അവരിൽ നിന്ന് കിട്ടുന്ന അറിവാണ്. ഇവരങ്ങോട്ട് പോകത്തില്ല, കടൽ കടക്കാൻ പാടില്ല. വടക്ക് ഹിമാലയമാണ്, കടക്കാനും പറ്റത്തില്ല. അപ്പൊ ഈ കച്ചവടക്കാരിൽ നിന്ന് കിട്ടുന്ന അറിവ് വെച്ച് അവർ ആ ലോകത്തെ കുറിച്ച് മനസ്സിലാക്കും. പിന്നെ അവർക്കതിന് വലിയ താല്പര്യമില്ല. അല്ലേ, മറ്റു ലോകത്തെന്ത് കിടക്കുന്നു എന്നറിയണ്ട അവർ. കച്ചവടത്തിലൂടെ വരുന്നതെന്ന് വെച്ചാൽ ആദ്യം കോമൺ ഇറക്കി മുമ്പേ വന്നവരാണ് അറബികൾ. ആദ്യം വരുന്ന അറബികളാണ്. അറബികളെന്ന് പറയുമ്പോൾ മുസ്ലിങ്ങളല്ല, മുസ്ലിങ്ങളുണ്ടാകുന്ന ഏഴാം നൂറ്റാണ്ടിലാണ്. മുസ്ലിങ്ങളുണ്ടാകുന്നതിന് ഒരു 8-10 നൂറ്റാണ്ട് മുമ്പ് തന്നെ അറബികൾ ഇവിടെ കച്ചവടത്തിന് വന്നിട്ടുണ്ട്. ഗ്രീക്കുകാരും വന്നിട്ടുണ്ട്. എന്നാൽ അവർക്കൊന്നും വലിയ സ്വാധീനം ഉണ്ടാകില്ല, അവർ കച്ചവടത്തിന് വരുന്നു പോകുന്നു, അത്രയേ ഉള്ളൂ. യവൻ എന്നുള്ള ഇതൊക്കെ വരുന്നത് അലക്സാണ്ടറുടെ ആക്രമണത്തിന് ശേഷമാണ്. റോമിനറയ്ക്ക് മുമ്പ് മൂന്നാം നൂറ്റാണ്ടിൽ അത് സംഭവിക്കുന്നു. അപ്പോഴാണ് അലക്സാണ്ടർ വരുന്നത്. അതിനുശേഷമാണ് യവനൻ എന്ന് പറയുന്നതിന്, അതാണ് വ്യാകരണത്തിലൊക്കെ യവന ശബ്ദം വരുന്നത്, പ്രാധാന്യം വരുന്നത് അതിനുശേഷം. അതിനു മുമ്പേ അറബികളിലൂടെ വരുന്നുണ്ട്. കാരണം അവരായിരുന്നു അന്നത്തെ ഈ പായ്വഞ്ചികൾ സഞ്ചരിക്കാൻ ധീരന്മാര്. അവർക്ക് വരാനും എളുപ്പമാണ്, കുറച്ച് ദൂരമല്ലേ. ഒരു ജന്മം കൊണ്ട് തന്നെ കച്ചവടക്കാരാണ്, കാരണം അവരുടെ നാട്ടിലൊന്നുമില്ല. അപ്പൊ അവരെ സംബന്ധിച്ച് ഈ ട്രേഡിങ്ങാണ് അവരുടെ വരുമാനം. അപ്പൊ അന്നത്തെ രീതിയിൽ അവർ ഒരിടത്തുനിന്ന് സാധനം കളക്ട് ചെയ്ത് വേറെ കൊണ്ട് കൊടുക്കും. ഇന്നും അവരത് തന്നെ ചെയ്യുന്നു. എണ്ണ കണ്ടുപിടിക്കുന്നവരെ അവരതാ ചെയ്തുകൊണ്ടിരുന്നു. അതുകൊണ്ട് അങ്ങനെ പറയുന്നതൊന്നും സൃഷ്ടിയുടെ കാര്യങ്ങളൊന്നും പറയുന്നില്ല. എല്ലാം ഉപാസന എന്നാ പറയുന്നത്. പിന്നെ അർക്കാദ് യഥാക്രമം വിശ്വം എന്ന് പറയുന്ന വിശ്വം എന്ന് പറയുന്നത് ഒരുപക്ഷെ ഈ സൗരയൂഥത്തെ ഉദ്ദേശിച്ചാണെങ്കിൽ അനുഭവിക്കാനേ പറ്റും. പക്ഷെ വിശ്വത്തിന് അങ്ങനെ എടുക്കാൻ പറ്റില്ല. വിശ്വം എന്ന് വെച്ചാൽ പ്രപഞ്ചം തന്നെ അർത്ഥമുള്ളൂ. ഒരിടത്തും അങ്ങനെ ഒരു അർത്ഥം വരത്തില്ല. അപ്പോ അർക്കനിൽ നിന്ന് സൗരയൂഥം ഉണ്ടായെന്ന് പറയുന്ന ഒരു വിശ്വാസം മുമ്പ് ഉണ്ടായിരുന്നു. അതാണ് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞത്. സൗരയിൽ നിന്നുണ്ടായിരുന്നു. പക്ഷെ അത് എന്താണ്, വിശ്വത്തെ സംബന്ധിച്ചല്ല പറഞ്ഞിരിക്കുന്നത്, സൗരയൂഥത്തെ സംബന്ധിച്ചാണ്. അത് എന്റെ കുട്ടിക്കാലത്ത് സാറന്മാർ അങ്ങനെയൊക്കെ പറയും, സൂര്യൻ പൊട്ടിത്തെറിച്ചാണ് ഇതൊക്കെ ഉണ്ടായത്. ശരിക്കും അങ്ങനെ ആരെങ്കിലും കരുതിയിരുന്നോന്ന് എനിക്കറിയത്തില്ല. സാറന്മാര് എന്താണ് അന്നത്തെ, അത് ഒരു എൽ പി സ്കൂള് യു പി സ്കൂളിലൊക്കെ സാറന്മാർ പറഞ്ഞാണ്. പിന്നീട് അതൊന്നും പറഞ്ഞ് ഞാൻ കേട്ടിട്ടില്ല. സൂര്യനിൽ നിന്ന് പൊട്ടിത്തെറിച്ച് സൗരയൂഥം ഉണ്ടായെന്ന് പറഞ്ഞ് ഞാൻ കേട്ടിട്ടില്ല. ഒരുപക്ഷെ അങ്ങനെ ഒരു ചിന്താഗതി പ്രബലമായി ഉണ്ടായിരുന്നിരിക്കും എന്നാണ് ഞാൻ ഊഹിക്കുന്നത്. അതുകൊണ്ടായിരിക്കും ആർക്കാ യഥാക്രമം വിശ്വം എന്ന് പറഞ്ഞു. അല്ല വേറെ ഒരു വഴിയും കാണുന്നു. ഇന്ന് ഇന്നത്തെ രീതിയിൽ അങ്ങനെ പറയുന്നത് വലിയ അബദ്ധമാണ്. കഴിഞ്ഞ ദിവസം ഞാൻ അതിനെ കുറിച്ച് പറഞ്ഞു. ഇവിടെ ഇന്നായിരുന്ന മഹാവിസ്ഫോടനം എന്ന് പറയുന്നത് വീണ്ടും പറയണം. അത് പറയുന്നത് സീറോ ടൈം, സമയമില്ല, സീറോ സ്പേസ്, നമ്മളീ പറയുന്ന സ്പേസ് എന്ന് പറയുന്നുണ്ടല്ലോ, അതില്ല. അത് രണ്ടും ഇല്ലാതിരുന്ന ഒരു എന്താണെന്ന് പറയാൻ പറ്റില്ല. അതിന് സിംഗുലാരിറ്റി എന്നാ പറയുന്നത്. സിംഗുലാരിറ്റി എന്ന് വെച്ചാൽ വിശദീകരിക്കാനേ പറ്റില്ല. ഇന്നുവരാരും വിശദീകരിക്കുന്നില്ല. കാരണം ഇതിനെയൊക്കെ വിശദീകരിക്കേണ്ടത് മാത്തമെറ്റിക്സ് കൊണ്ടാണ്. ഇതൊക്കെ വിശദീകരിക്കുന്ന മാത്തമെറ്റിക്കൽ ഇക്വേഷൻസ് ആണ്. ഒന്നുകൊണ്ടും വിശദീകരിക്കാൻ പറ്റില്ല. അങ്ങനെ ഒരു ഒന്നിനെ അടിസ്ഥാനപരമായി സ്വീകരിച്ചിരിക്കുകയാണ്. അങ്ങനെ ഒരു സമയത്ത് നിന്നൊരു വളരെ പെട്ടെന്നൊരു എന്താണ് ഒരു വികാസം സംഭവിച്ചു എന്നാണ്. അല്ല, പൊട്ടിത്തെറിയല്ല, പൊട്ടിത്തെറിയുന്നത് സംഭവിച്ചു. നമ്മൾ വിചാരിക്കുമ്പോൾ ഗുണ്ട് പൊട്ടിത്തെറിക്കും പോലെ എന്താ പൊട്ടിത്തെറിച്ചത്. അങ്ങനെ പൊട്ടിത്തെറിക്കാവുന്നു ഇല്ലായിരുന്നു. പെട്ടെന്നൊരു വികാസം സംഭവിച്ചു എന്നാണ്. അത് വികാസം എന്ന് വെച്ചാൽ നമുക്ക് സങ്കല്പിക്കാൻ കഴിയാത്തത്ര വേഗതയിൽ, നമുക്ക് ഒരു കാരണവശാലും സങ്കല്പിക്കാൻ കഴിയാത്ത ചൂട്, ആ ചൂടിലൊരു വികാസം സംഭവിച്ചു എന്നാണ്. ആ വികാസത്തിനെയാണ്, ആ വികാസത്തിന് ഒരാൾ കളിയാക്കി പറഞ്ഞ, അതിനെ എതിർത്ത ഒരു ശാസ്ത്രജ്ഞൻ കളിയാക്കി പറഞ്ഞ പേരാണ് ബിഗ് ബാങ്. അയാൾ പറഞ്ഞു, ഈ ബിഗ് ബാങ്ങിലൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല എന്ന് പറഞ്ഞാൻ വേണ്ടിയിട്ട് ഒരു പത്രസമ്മേളനത്തിൽ പറഞ്ഞ പേരാണ് ബിഗ് ബാങ്. അല്ലാതെ, അതായത് ആ കാലഘട്ടത്തിൽ രണ്ട് പ്രപഞ്ച സൃഷ്ടിയെ സംബന്ധിച്ച് പ്രപഞ്ചത്തെക്കുറിച്ച് രണ്ട് കാഴ്ചപ്പാടുണ്ടാകും. ഒന്നിനെ സ്റ്റഡി സ്റ്റേറ്റ് തിയറി എന്ന് പറയും. അത് പ്രപഞ്ചം ഇങ്ങനെ തന്നെ നിൽക്കുകയാണ്, ഇത്രയും വിപുലമായി നിൽക്കുകയാണ്. അതൊന്ന്. മറ്റൊന്ന് അങ്ങനെയല്ല, പ്രപഞ്ചം വികസിച്ചുകൊണ്ടിരിക്കുന്നു. മറ്റൊരു തിയറി, ഈ പ്രപഞ്ചം വികസിക്കുന്നു എന്ന് പറയുന്നതിന് യോജിക്കാത്തയാളാണ് ആൽബർട്ട് ഐൻസ്റ്റീൻ പോലും ആദ്യകാലത്ത്. അവസാനം ഐൻസ്റ്റീന്റെ തിയറി വെച്ച് തന്നെ മറ്റു ഒരാൾ പ്രൂവ് ചെയ്തു പ്രപഞ്ചം വികസിക്കുന്നു. അത് ഉപയോഗിച്ചത് ഐൻസ്റ്റീന്റെ തിയറിയാണ്, ജനറൽ തിയറി ഓഫ് റിലേറ്റിവിറ്റി ഉപയോഗിച്ച് അത് പ്രൂവ് ചെയ്തു. അപ്പൊ ഐൻസ്റ്റീൻ പറഞ്ഞു എനിക്ക് അബദ്ധം പറ്റിയാണ്, അത് തന്നെ ശരി എന്ന് പറഞ്ഞു. അങ്ങനെ പ്രപഞ്ചം വികസിക്കണമെങ്കിൽ അതിനൊരു തുടക്കം വേണമല്ലോ. ഇപ്പൊ അവർ കണ്ടെത്തിയിരിക്കുന്ന എന്താണ്? പ്രപഞ്ചം വികസിക്കുന്നു എന്ന് പറഞ്ഞാൽ സ്പേസ് വികസിക്കുന്നു, വളരെ വേഗത്തിൽ വികസിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ വികസിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ അവർ ചിന്തിക്കുകയാണ്, പറയിലോട്ട് പറയില്ലേ ചിന്തിക്കാന്ന് പറഞ്ഞാൽ നമ്മൾ ചിന്തിക്കുമ്പോൾ ചിന്തിക്കുകയല്ല, നമുക്ക് മനസ്സിലാകത്തില്ല. അവർ ചിന്തിക്കുന്നത് മാത്തമെറ്റിക്കൽ ഇക്വേഷൻസ് ഉപയോഗിച്ച് ചിന്തിക്കുകയാണ്. ഇതെല്ലാം മാത്തമെറ്റിക്കലാണ് പ്രൂവ് ചെയ്യുന്നത്. പിന്നെ ഈ പ്രപഞ്ചം വികസിച്ച് കുറെ മുമ്പോട്ട് ചെന്നു കഴിഞ്ഞാൽ എന്താണ് സംഭവിച്ചത്? അതായത് ഈ ആറ്റംസ് ഒക്കെ രൂപപ്പെടുന്നു, അവിടെ മുതലുള്ള കാര്യങ്ങളാണ്. അതിന് എവിഡൻസ് കിട്ടിയിട്ടുണ്ട്. ആറ്റങ്ങൾ ഇപ്പൊ കോർക്കുകൾ എന്ന് പറയുന്ന മുമ്പുള്ള ഒരു അവസ്ഥ, പ്ലാസ്മ എന്ന് പറയുന്ന അവസ്ഥ, അവിടെ നിന്നിങ്ങനെ ആറ്റങ്ങൾ വികസിച്ചു വരുന്നു എന്ന് പറയുന്ന ആ സമയം മുതലുള്ള എവിഡൻസ് ഇന്ന് ശാസ്ത്രജ്ഞന്മാർക്ക് കിട്ടിയിട്ടുണ്ട്. പ്രപഞ്ചം വികസിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളത് അതിന് വളരെ വ്യക്തമായ തെളിവുകളുണ്ടെന്ന് അവരീ പറയുന്നത് വെറുതെ പറയുന്നില്ല. സയൻസ് എന്ന് പറയുന്ന തെളിവുകളുടെ അടിസ്ഥാനത്തിൽ സ്വീകരിക്കത്തില്ല. അവിടെ നിന്ന് സൂര്യനിൽ നിന്ന് ഇത് പൊട്ടിത്തെറിച്ചു എന്നൊന്നും പറയുന്നില്ല. സൂര്യൻ പൊട്ടിത്തെറിക്കുന്നതിനെ കുറിച്ച് പറയുന്നുണ്ട്, അതിന് സൂപ്പർനോവ എക്സ്പ്ലോഷൻ എന്ന് പറയും. അത് സംഭവിച്ചിട്ടുണ്ട്. അങ്ങനെ സൂര്യന്മാര് പൊട്ടിത്തെറിച്ച് മൂന്നാമത്തെ ജനറേഷനുള്ള സൂര്യനാണ് നമ്മളീ കാണുന്നത്. പക്ഷെ ഒരു സൂര്യൻ പൊട്ടിത്തെറിച്ചിട്ട് അല്ല, കാരണം ഈ ആ പൊട്ടിത്തെറിച്ചു തെറിക്കുന്നു എന്ന് പറയുന്ന ആ സൂര്യൻ, അത് കോസ്മിക് ക്ലൗഡ്സ് എന്ന് പറയും. അതിൽ നിന്ന് വളരെ കാലം കൊണ്ട് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് കൊണ്ട് രൂപപ്പെട്ടു വന്നാണ് അങ്ങനെ ഒരു സൂര്യൻ. അതിനു മുമ്പേ പ്രപഞ്ചം ഉണ്ട് എന്ന് വെച്ചാൽ അതിനു മുമ്പ് തന്നെ കണങ്ങളുണ്ട്. പ്രപഞ്ചത്തിന്റെ അടിസ്ഥാന രൂപങ്ങളൊക്കെ ഈ സൂര്യന്മാർ പൊട്ടിത്തെറിക്കുന്നതിന് മുമ്പേ ഉണ്ട്. അത് ലക്ഷം വർഷങ്ങൾ കഴിഞ്ഞിട്ടാണ് സൂര്യനൊക്കെ പൊട്ടിത്തെറിക്കുന്നത്, അതിന് മുമ്പേ പ്രപഞ്ചമുണ്ട്. $13.8 ബില്യൺ വർഷങ്ങൾക്ക് മുമ്പാണ് ഇവരുടെ ഉത്പത്തിയെ കണക്കാക്കുന്നത്. എപ്പോക് എറ എന്ന് പറയും, ഫ്രാങ്ക്സ് കോൺസ്റ്റന്റ് എന്നൊക്കെ പറയും. ആ സമയത്ത് സൂര്യനൊന്നുമില്ല. പിന്നെ പല പ്രക്രിയകളും നടന്ന് അതിൻ്റെ ഇടയ്ക്ക് തന്നെ ശാസ്ത്രത്തിന് ഇന്നും വിശദീകരിക്കാൻ കഴിയാത്ത ഒരുപാട് സംഭവങ്ങളുണ്ട്. സിംഗുലാരിറ്റി പോലെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇന്ന് അതെല്ലാം പഠിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. പക്ഷെ പഠിച്ച കാര്യങ്ങൾ തെളിവുണ്ട്. അപ്പൊ ശരിക്കും പ്രപഞ്ച ഉത്പത്തി അങ്ങനെയാണോ എന്ന് ചോദിച്ചാൽ സയൻസിനും പറയാൻ പറ്റില്ല കൃത്യമായി അങ്ങനെ. കാരണം എന്തുകൊണ്ട് അവര് പ്രപഞ്ചം ഉണ്ടായി എന്ന് പറയുന്നത് വിശദീകരിക്കാൻ പറ്റുന്നില്ല. അപ്പൊ ആ പറയുന്നത് ബിഗ് ബാങ് തിയറി എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രപഞ്ചത്തിന്റെ ഭൂതകാലത്തെ കുറിച്ച് പഠിക്കുന്ന ഒരു തിയറിയാണെന്ന് പറയാം, അത്രയേ ഉള്ളൂ. ഇന്ന് നമ്മൾ കാണുന്ന പ്രപഞ്ചത്തിന്റെ ഭൂതകാലം എങ്ങനെയായിരുന്നു, അങ്ങനെ അവര് എന്താണ് തെളിവുകളുടെ അടിസ്ഥാനത്തിലും അവരുടെ കാൽക്കുലേഷന്റെ അടിസ്ഥാനത്തിലും ഒരു പരിധി വരെ പിറകിലോട്ട് പോയിട്ടുണ്ട്. അപ്പൊ അതൊന്നും അവിടെ നിന്ന് സൂര്യനിൽ നിന്ന് പൊട്ടിത്തെറിച്ചു എന്നുള്ള പ്രപഞ്ചം ഉണ്ടായി എന്ന് പറയുന്നത് വിശ്വം, വിശ്വം എന്ന് വെച്ചാൽ പ്രപഞ്ചമാണ്. പ്രപഞ്ചം എന്ന് പറയുന്നത് ഇന്ന് പറയുന്നതനുസരിച്ച് എന്താണ് 96 ബില്യൺ പ്രകാശ വർഷം ഡയമീറ്ററുള്ള ഒബ്സർവബിൾ യൂണിവേഴ്സ് എന്ന് പറയുന്ന പ്രപഞ്ചം. അത്രയല്ല പ്രപഞ്ചം, മനുഷ്യന് നിരീക്ഷിക്കാൻ കഴിയുന്നുള്ള പ്രപഞ്ചം തന്നെ അത്രയും വിപുലമാണെന്നാണ് ഇന്ന് കണക്കാക്കിയിരിക്കുന്നത്. അപ്പൊ ആ പ്രപഞ്ചം, അതിനപ്പുറവും പ്രപഞ്ചമുണ്ട്. അപ്പോ അത് എന്താണോ പ്രപഞ്ചം അങ്ങനെ വെളിപ്പെട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. വെളിപ്പെട്ട് വരുമ്പോൾ എന്താണ് അതിന്റെ പിന്നിൽ? കോസ്മിക് ബാക്ക്ഗ്രൗണ്ട് റേഡിയേഷൻ എന്ന് പറയുന്ന ഒരു പ്രതിഭാസം, അതിലൂടെയാണ് പ്രപഞ്ചത്തെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത് ഇന്ന്. അപ്പോ അത് മനുഷ്യൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം. ഇന്ന് പറയുമ്പോ ഇന്നത്തെ ശാസ്ത്രന്മാര് പറയുമ്പോ അവരുടെ ഇതിൽ തെളിവുണ്ട്. അത് വെച്ചാ പറയും, തെളിവില്ലാത്ത കാര്യങ്ങൾ അവരെന്ത് പറയും? ഞാൻ അറിയത്തില്ല, നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കണമെന്ന് പറയും. ആ വിനയമുണ്ട്, സയൻസിന്റെ ഒരു ഗുണം അതാണ്. സയൻസിന് വിനയമുണ്ട്. നിങ്ങളീ പറയുമ്പോൾ പറയുന്നത് എന്താണ്? എല്ലാ അറിവും അറിഞ്ഞു കഴിഞ്ഞു എന്നാ ഒരു മണ്ണാങ്കട്ടി അറിയത്തുണ്ട്. അങ്ങനെയല്ല. അപ്പൊ അത് നമ്മൾ പ്രത്യേകം പഠിക്കേണ്ട ഒരു വിഷയമാണ്. ഇന്ന് പഠിച്ചുകൊണ്ടിരിക്കുന്നതാണ്. പഠിക്കാനും നമുക്ക് ശരിക്കും പഠിക്കാൻ പറ്റില്ല. നമ്മളീ പറയുന്നൊക്കെ ഇതിനെയൊക്കെ പോപ്പുലർ സയൻസ് എന്ന് പറയും. നമുക്കുണ്ടാകുന്ന നമ്മുടെ ജനറൽ നോളജ് ജി കെയിൽ പെടുന്ന കാര്യങ്ങളാണ് ഞാനീ പറയുന്നത്. ശരിക്കും പഠിക്കണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ഫിസിക്സ് ഒരു എം എസ് സിക്ക് മേളിൽ പഠിക്കണം. എന്നാലേ നമുക്ക് ഇതൊക്കെ ശരിക്കും മനസ്സിലാക്കി പഠിക്കാൻ പറ്റും. അല്ലാതെ അത് ശരിക്കും നമുക്ക് മനസ്സിലാക്കാനില്ല. പക്ഷെ പൊതുവായി മനസ്സിലാക്കാം. പക്ഷെ ആ പൊതുവായി നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. കാരണം ഇന്നത്തെ ഇല്ലെങ്കിൽ നിങ്ങൾ ഈ മൊട്ടത്തടിയും കൊണ്ടൊക്കെ ആൾക്കാരുടെ അല്ലെങ്കിൽ നമ്മുടെ കൊച്ചു പിള്ളേർ നിങ്ങളടുത്ത് ചോദിച്ചു ചോദിക്കും, ഇതുപോലെ എന്തെങ്കിലും ബിഗ് ബാങ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പിള്ളേർ ചോദിക്കും നിങ്ങൾ എന്താണ് ഈ പറയുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരം കിട്ടാതെ ഒന്നിലൊന്നും മിണ്ടാതിരിക്കും. അത് പ്രപഞ്ച ഉത്പത്തിയെ കുറിച്ച് പറയും. ഇനി മറ്റൊന്നുണ്ടെന്നാണ് ജീവോത്പത്തി. ജീവോത്പത്തിയെ കുറിച്ച് പറയുന്നതിന് നമ്മൾ സാധാരണ പറയുന്നത് എന്താണ്? പരിണാമ സിദ്ധാന്തം എന്ന് പറയുന്നത് അത് മറ്റൊരു സിദ്ധാന്തമാണ്. ആ ജീവോത്പത്തിയെ കുറിച്ച് പറയുമ്പോൾ അതല്ല ഇവിടെ പറയുന്നത്, പ്രപഞ്ചോത്പത്തിയെ കുറിച്ചാണ്. അത് ഇന്ന് എന്താണ് എല്ലാവരും ഡാർവിനെ തുടർന്ന് പഠിക്കുകയാണ്. അതിനും വളരെയധികം തെളിവുകളുണ്ട്. നിങ്ങളുടെ പഴയ പുസ്തകങ്ങളിലൊക്കെ എഴുതി വെച്ചിരിക്കുന്നു ദൈവം അവന്റെ ചായ മനുഷ്യനെ സൃഷ്ടിച്ചു എന്ന് കഴിഞ്ഞിരിക്കുന്നു വെറും പൊട്ടത്തരങ്ങളാണ്. അരുവിയായി അല്ല, മറ്റു പറയുന്ന എന്താണ്? മണ്ണെടുത്ത് കുഴച്ച് അതിനകത്ത് ഊതിക്കയറ്റിന്ന എന്നാണ് ഒരു ഗിരാവി പറഞ്ഞിരിക്കുന്നത്. ഇതൊക്കെ വെറും വെടിത്തങ്ങളും അബദ്ധങ്ങളുമാണ്. കാരണം ഇന്നതിന് തെളിവുകളുണ്ട്. ഡാർവിൻ തന്നെ എന്താണ്, 5 വർഷം നിരന്തരമായി കപ്പലിൽ കയറി സഞ്ചരിച്ച് പല പല ദ്വീപുകളിലും പോയി അവിടെ നിന്ന് ഫോസിലുകൾ കളക്ട് ചെയ്ത് അതിനെക്കുറിച്ച് പഠിച്ചാണ് ഡാർവിൻ ഒറിജിൻ ഓഫ് സ്പീഷീസ് എന്ന് പറയുന്ന ഗ്രന്ഥം എഴുതുന്നത്. പുള്ളിയുടെ കൂടെ ഒരു വാലസ് എന്ന് പറയുന്ന ഒരു സയന്റിസ്റ്റും ഉണ്ടായിരുന്നു. എന്ന് വെച്ചാൽ ഗുരുവിന് എത്ര 4 വയസ്സോ 5 വയസ്സോ ഉള്ളപ്പോഴാണ് ആ പുസ്തകം വരുന്നത്, 1859. മനുഷ്യന്റെ ചിന്താഗതിയെ മുഴുവൻ മാറ്റിമറിച്ചാണ്. പക്ഷെ ഈ പദ്യത്തിന് വ്യാഖ്യാനം എഴുതിച്ച ഒരു വലിയ പണ്ഡിതൻ എഴുതി വെച്ചിരിക്കുന്നു. എന്താണ്? പരിണാമത്തിന് തെളിവില്ല. അങ്ങനെയൊക്കെ ഇനി എഴുതി വെക്കുന്ന നാണക്കേടാണ്. ഈ പരിണാമത്തിന് തെളിവില്ല എന്ന് പറയുന്ന ആരാണെന്നറിയാമോ? ഇസ്ലാമിസ്റ്റുകൾ ഒന്ന്, മറ്റൊന്ന് ഇവാഞ്ചലിസ്റ്റുകൾ, ക്രിസ്ത്യൻ അപ്പോളജിസ്റ്റുകൾ, ഇവരാണ് നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്ന പരിണാമത്തിന് തെളിവില്ല. എന്തുകൊണ്ടത്? അവരുടെ സിദ്ധാന്തം ഊതിക്കേറ്റ സിദ്ധാന്തമാണ്. മണ്ണ് കുഴച്ചിട്ട് ഊതിക്കേറ്റി എന്നുള്ള സിദ്ധാന്തമാണ്. പരിണാമത്തിന് ഒരുപാട് അന്ന് തന്നെ തെളിവുകൾ കിട്ടിയതാണ്. പക്ഷെ അവർ അംഗീകരിക്കത്തില്ല. ആര്? ഈ കൂട്ടർ ഇതിന് സയന്റിസ്റ്റുകളും ഉണ്ട്. കാരണം വിശ്വാസം എന്ന് പറയുന്ന രോഗം സയന്റിസ്റ്റേക്കും പിടിപെടാം. സാധാരണ മനുഷ്യനെ പിടികൂടാ. അപ്പൊ അവരെന്ത് ചെയ്യും പറയും, ഇതിനൊന്നും യാതൊരു തെളിവുമില്ല. പിന്നെ എന്താണ് ശരിക്കും ഉള്ള സയൻസ് എന്താണ്? ഞങ്ങളുടെ കിതാബിൽ പറഞ്ഞിരിക്കുന്നു, ഊതിക്കി വെക്കുകയാണ് മനുഷ്യൻ, മണ്ണെടുത്ത് ഊതിക്കി വെക്കുകയാണ്, പിന്നെ അവന്റെ വാരിയിലെടുത്ത് പൊടിച്ച് പെണ്ണിനെ ഉണ്ടാക്കി. ഇങ്ങനെ പറയുന്ന പമ്പര പണ്ഡിത്തങ്ങൾ അതല്ല, ഇത് ഒരുപാട് തെളിവുണ്ട്. കേവലം ഫോസിലൽ എവിഡൻസ് മാത്രമല്ല, എംബ്രിയോളജി ഇങ്ങനെ സയൻസിന്റെ പല ശാഖകളും, ഈ ശാഖകളിലെല്ലാം പരിണാമത്തിന് എത്രയോ തെളിവുകളുണ്ട്. അപ്പൊ അവരെ അംഗീകരിക്കുന്നില്ല എന്ന് പറയുന്ന അവർക്കെന്താണ്? അവർക്ക് അവരുടെ ഗ്രന്ഥത്തിനോടുള്ള ബാധ്യത കൊണ്ട് അവർ അംഗീകരിക്കാതിരിക്കുന്നതാണ്. അവരെ പുരോഹിതന്മാരങ്ങനെ പഠിപ്പിക്കുകയാണ്, കാരണം പുരോഹിതന്മാരുടെ നിലനിൽപ്പ് അതുകൊണ്ടാണ്. അവരുടെ രാഷ്ട്രീയ അധികാരവും സാമ്പത്തികവും ഒക്കെ നിലനിൽക്കുന്നത് ഇങ്ങനെയുള്ള ഈ അന്ധവിശ്വാസങ്ങളെ പ്രോത്സാഹിപ്പിച്ചാലേ അതൊക്കെ നിലനിൽക്കത്തുള്ളൂ. ഇതിന് ഒരുപാട് തെളിവുള്ള സംഗതിയാണ് പരിണമിച്ചു വന്നു. ആ പിന്നെ ഇതില് ഒരു ഭയങ്കര പൊക്കിക്കാണിക്കുന്ന ഒരു കാര്യം, നടായി ഒരു കൽക്കട്ടയിലെ ഒരു സയൻസ് കോൺഫറൻസിൽ പോയി ഒരു പ്രബന്ധം എന്തിനെ കുറിച്ച്, പരിണാമത്തെ കുറിച്ച്. നടായൂർ അന്ന് ഈ പരിണാമത്തെ കുറിച്ച് ശരിക്കും പഠിച്ചിട്ടുള്ള ആളാണ്, അന്നത്തെ അദ്ദേഹം ജീവിച്ചിരിക്കുന്ന ആളാണ്, ശരിക്കും പഠിച്ചയാളാണ്. അതിവരു പേപ്പർ അവതരിപ്പിച്ചിട്ട് ഇവിടെ വന്നപ്പോ ഗുരു ചോദിച്ചു, നീ എന്തിനെ കുറിച്ച് അവിടെ പറഞ്ഞു? അത് പരിണാമത്തെ കുറിച്ച്. അപ്പൊ ഗുരു ചോദിക്കുന്നത് എന്താണല്ലോ, പുരങ്ങ് പരിണമിച്ച് മനുഷ്യനായി എന്ന് പറയുന്ന കാര്യമാണോ എന്ന് ചോദിക്കുന്നു. ഗുരു ചോദ്യം ചോദിക്കുന്നുള്ളൂ, എന്നുവെച്ചാ പരിണാമത്തെ കുറിച്ച് അന്ന് പ്രചാരത്തിലിരുന്ന് ഇന്നും പ്രചാരത്തിയിരിക്കുന്ന കാര്യം എന്താണോ, പുരങ്ങ് പരിണമിച്ചാണ് മനുഷ്യനായി. വാസ്തവത്തിൽ ഈ കുരങ്ങ് പരിണമിച്ച് മനുഷ്യനായി എന്ന് പറഞ്ഞത് ഈ ക്രിസ്ത്യൻ അപ്പോളജിസ്റ്റുകളും ഇവരെല്ലാം കൂടെ ചേർന്ന് പ്രചരിപ്പിച്ച ഒരു കാര്യമാണ്. പരിണാമത്തിൽ അങ്ങനൊരു സിദ്ധാന്തമേ ഇല്ല. കുരങ്ങ് പരിണമിച്ച ഒരിക്കലും മനുഷ്യനാവത്തില്ല. പക്ഷെ ഇങ്ങനെ പ്രചരിപ്പിക്കുന്ന എന്താണ്? പരിണാമം തെറ്റെന്ന് വരുത്തണം, പരിണാമത്തെ ആക്ഷേപിക്കും. അപ്പൊ അത് പ്രചാരത്തിലിരുന്ന ഒരു കാര്യം ചോദിച്ചു, നീ എവിടെയെങ്കിലും കാട്ടിലെവിടെയെങ്കിലും വാല് പകുതി മുറിഞ്ഞിരിക്കുന്ന ഒരു കുരങ്ങിനെ കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോ മൗനം പാലിച്ചു എന്നാണ്. ഒരുപക്ഷെ അന്ന് ഇന്നുള്ളതുപോലെയുള്ള പരിണാമത്തെ സംബന്ധിച്ചുള്ള സിദ്ധാന്തങ്ങളും ഇല്ലാത്തതുകൊണ്ടാകാം അതിന് മറുപടി പറയാതിരുന്നത്. ഇന്ന് അതിനൊക്കെ മറുപടിയുണ്ട്. ഗുരുങ്ങനെ ചോദിച്ചു എന്ന് പറയുന്നത് പിന്നെ ചോദിച്ചു എന്താണ് ശരി, കുരങ്ങ് പരിണമിച്ച് മനുഷ്യനാകുന്നത് ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? അത് അന്നും ഇന്നും ചോദിക്കുന്നതാണ് ആൾക്കാർ. എന്നിട്ട് ഗുരു തന്നെ അതിന്റെ സമയം പറയുന്നുണ്ട്, അത് ദീർഘകാലം കൊണ്ട് സംഭവിച്ചായിരിക്കും ഘടികാരത്തിന്റെ സൂചി മാറുന്നതുപോലെ ദീർഘകാലം കൊണ്ട് സംഭവിച്ചതെന്ന് നീ പറയുമായിരിക്കും എന്ന് ഗുരു തന്നെ ഒരു മറുപടി പറയുന്നു. അപ്പോഴും നടരാജനൊന്നും മിണ്ടുന്നില്ല. പിന്നെ നടായൂരിനോട് ഇങ്ങനെ വാലം മുറിഞ്ഞ കുരങ്ങനെ നീ കണ്ടിട്ടുണ്ടെന്ന് ഇതും നടായൂരിന് പറയുന്ന ഒരു പക്ഷേ ഗുരു ചോദിക്കുന്ന മിസ്സിംഗ് ലിങ്കിനെ കുറിച്ചായിരിക്കും. മിസ്സിംഗ് ലിങ്ക് എന്ന് പറയുന്ന പരിണാമത്തിലൊരു, അത് ആ കാലഘട്ടത്തിലൊക്കെ അതൊരു വലിയ വിഷയമായിരുന്നു, ഇന്നതൊരു വിഷയമേ അല്ല. ഇന്നത്തെ പരിണാമ വിശ്വാസം അന്നതൊരു വലിയ വിഷയമായിട്ട് ചർച്ച ചെയ്തിരുന്ന കാര്യമാണ്. പിന്നെ ചോദിക്കുന്നത് ചിത്താണോ പരിണമിച്ചത് ജഡമാണോ, അതിനും പിന്നെ മറുപടി പറഞ്ഞില്ല. സാഷ്ടാംഗം നമസ്കരിച്ചു എന്ന് വെച്ചത് എന്താണ് സംഭവിച്ചത്? ഒരുപക്ഷെ അന്നത്തെ കാലഘട്ടത്തിൽ പരിണാമത്തെക്കുറിച്ചുള്ള എന്തായാലും ഇതൊക്കെ 20 മുമ്പാണ്, അത്ര വലിയ ആ ശാസ്ത്രത്തിന് പുരോഗതി ഇല്ലാത്തതുകൊണ്ടായിരിക്കും അങ്ങനെ സംഭവിച്ചത്. ഇന്ന് ഇത്തരം ചോദ്യങ്ങളൊന്നും പരിണാമത്തെ സംബന്ധിച്ചൊരു പ്രസക്തമായ ചോദ്യങ്ങളെയല്ല. ഇതിനെല്ലാം മറുപടി പറയുന്നുണ്ട്. മിസ്സിംഗ് ലിങ്ക് എന്ന് പറയുന്നൊരു ഗൗരവമായി ചർച്ച ചെയ്യുന്ന വിഷയമാണ്. കാരണം ഈ പരിണാമം എന്ന് പറയുന്ന ഒരു ലീനിയർ പ്രോസസ്, എന്ന് വെച്ചാൽ ക്രമമായിട്ട് ഇങ്ങനെ ഒരു കുരങ്ങൾ പിന്നെ അതിൽ നിന്ന് ഇങ്ങനെ പരിണമിച്ച് നേരെ പരിണാമം എന്ന് മനുഷ്യൻ കരുതിയിരുന്ന ഒരു കാലത്താണ് ഈ ചോദ്യങ്ങളൊക്കെ വരുന്നത്. ഇന്ന് പരിണാമത്തെ കുറിച്ച് അങ്ങനെയല്ല പറയുന്നത്. നേരെ പരിണാമം എന്ന് വെച്ചാൽ നിങ്ങൾ സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ പഠിച്ചിരിക്കും. ആദ്യം ഒരു കുനിഞ്ഞു നിൽക്കുന്ന കുരങ്ങൻ, പിന്നെ ശകം കൂടെ നിവർന്ന കുരങ്ങൻ, പിന്നെ അതിൽ നിവർന്ന ഒരു കുരങ്ങൻ, അവസാനം താടിയും മീശയും ഇല്ലാത്ത ഒരു മനുഷ്യൻ, ഇങ്ങനെ ഒരു പടം വരച്ച് കാണും. സ്കൂളിലൊക്കെ പഠിച്ചിരിക്കും. അത് നിന്ന് അംഗീകരിക്കുന്ന കാര്യങ്ങളല്ല. ഇന്ന് അന്ന് അങ്ങനെയാണ് കാണിച്ചത്. അങ്ങനെയുള്ള ഒരു എന്താണ് രേഖീയമായ ലീനിയർ ആയിട്ടുള്ള ഒരു പരിണാമത്തെ അംഗീകരിക്കുന്നില്ല. ഒരുപക്ഷെ പണ്ട് അങ്ങനെയൊക്കെ ചിന്തിച്ചില്ല, പഠിച്ചു പഠിച്ചിട്ട്. ഇന്ന് പരിണാമ വൃക്ഷത്തെ കുറിച്ചാണ് ചിന്തിക്കുന്നത്. പരിണാമം അങ്ങനെ ഒരു ജീവിയിൽ നിന്ന് വേറെ ജീവി നേരിട്ട് പരിണമിക്കുകയല്ല ചെയ്യുന്നത്. ഒരു കുരങ്ങൻ നിന്ന് മനുഷ്യൻ പരിണമിക്കുകയല്ല ചെയ്യുന്നത്. ഈ മനുഷ്യപരിണാമത്തിന് മുമ്പുണ്ടായിരുന്ന ഹോമിനോഡുകൾ എന്ന് പറയും, ഹോമിനോഡ്സ് ഒരു വിഭാഗം. ഇവരുടെ ഇന്റർബ്രീഡിംഗ് നടന്നു. പരസ്പരം ഇവർ പല വിഭാഗങ്ങൾ ഇണചേർന്ന് ഇണചേർന്ന്, അതൊക്കെ കുരങ്ങ് വർഗങ്ങളാണ്. പക്ഷെ ഇന്ന് നമ്മൾ കാണുന്ന കുരങ്ങല്ല അത്. ആ കുരങ്ങ് വർഗങ്ങൾ ഇണചേർന്ന് ഇണചേർന്ന് അതിൽ എന്തെങ്കിലും അവരുടെ ജീനുകളിൽ മ്യൂട്ടേഷൻ സംഭവിക്കും. എന്നുവെച്ചാൽ ആകസ്മികമായ വ്യതിയാനം, അതാണ് മ്യൂട്ടേഷൻ. അത് സാറിന് എപ്പോഴും സംഭവിക്കാറുണ്ട്. ഇപ്പൊ നമ്മുടെ മാതാപിതാക്കളുടെ നിന്ന് നമ്മൾ ജനിക്കുമ്പോൾ അവരില്ലാത്ത പല പ്രത്യേകതകളും നമ്മൾ കാണാം, ഉള്ളതും കാണാം. അപ്പോ അതാണ് മ്യൂട്ടേഷൻസ് പറയുന്നത്. അതുപോലെ തന്നെ ഉണ്ടെന്ന് വരാം. അപ്പോൾ വ്യതിയാനങ്ങൾ സംഭവിക്കുന്നതാണ്, അതൊക്കെ നമ്മുടെ ജീനി സംഭവിക്കുന്ന കാര്യങ്ങൾ. അങ്ങനെ സംഭവിച്ച് സംഭവിച്ച് ഒരു മനുഷ്യന്റെ ആദ്യ രൂപത്തിലേക്ക് വന്നു. മനുഷ്യന്റെ ആദ്യ രൂപം എന്ന് അവർ പ്രധാനമായി പറയുന്നത് എന്തെങ്കിലും ഒരു ഉപകരണം ഉപയോഗിക്കാനുള്ള അവന്റെ ബുദ്ധി ഉപയോഗിക്കുന്ന കാര്യം, ഒരവസ്ഥ എത്തിച്ചേരുന്നു. അതിനാണ് ഹോമോ ഹാബിലസ് എന്ന് പറയുന്ന ഒരവസ്ഥ. അതൊരു കുരങ്ങൻ പരിണമിച്ചു വരുന്നതല്ല. ഇതിന്റെ ഇടയ്ക്ക് എത്രയോ ജീവവർഗങ്ങളുണ്ടായി, അത് നശിച്ചുപോയി. ഇതിനൊക്കെ ഫോസിൽ തെളിവുകളുണ്ട്. ആദ്യത്തെ ഈ മനുഷ്യന്റെ ഹോമോ ഹാബിലസിന്റെ ഫോസിൽ തെളിവുകളുണ്ട്. വെറുതെ അങ്ങ് പറയുന്നതല്ല. അങ്ങനെ വന്നു. പിന്നെ ഹോമോ ഇറക്ടസ്, കുറച്ചുകൂടി ആദ്യകാലത്ത് അവൻ ഓടിയും നടക്കുകയും ചെയ്തു. പിന്നെ അതിനിടയ്ക്ക് എത്രയോ ഗ്രൂപ്പുകളുണ്ടായി. ഇതിന്റെയൊക്കെ പല തരത്തിലുള്ള തെളിവുകളും കിട്ടിയിട്ടുണ്ട്. പിന്നെ വന്ന് വന്ന് വന്ന് നമ്മുടെ ഇന്നത്തെ ഹോമോ സാപ്പിയൻസ്, അതിന്റെ തൊട്ട് മുമ്പിൽ നിയാണ്ടർത്താൽ, ഇവിടേക്ക് വന്നു കഴിഞ്ഞപ്പോൾ ശരിക്കും ഒരു മനുഷ്യന്റെ രൂപത്തിലായി, ശരിയായ മനുഷ്യനായി. ഇത് എന്താണ് പരസ്പരമുള്ള, ഇന്ന് തന്നെ കാണുന്നുണ്ട് രണ്ട് ചെടികളെ ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ പുതിയ ക്വാളിറ്റിയുള്ള വസ്തുക്കൾ വരുന്നില്ലേ. ക്രോസ് ചെയ്ത് പല പല ബഡ് ചെയ്ത് ക്രോസ് ചെയ്തൊക്കെ ഒരുപാട് ഉത്പാദനക്ഷമതയുള്ള പുതിയ വർഗങ്ങളെ ഉണ്ടാക്കുന്നു. പ്രകൃതിയിൽ ഇതൊക്കെ പണ്ട് സ്വാഭാവികമായി സംഭവിച്ചു. അങ്ങനെയാണ് പരിണാമം സംഭവിച്ചിട്ടില്ല. കുരങ്ങിൽ നിന്നൊന്നും പരിണാമം സംഭവിച്ചിട്ടില്ല. പിന്നെ ഇത് പറയാം, ഈ പറഞ്ഞിരിക്കുന്ന ഈ കുരങ്ങ് വർഗങ്ങൾക്കെല്ലാം ഒരു പൊതുപൂർവികൻ ഉണ്ടായിരിക്കും എന്ന് പറയുന്നു. അതിന് പറയുന്ന ലൂസ് എന്ന് പറയുന്ന ലൂസ് ആദ്യത്തെ ഒരു പൊതുപൂർവികൻ. അതിനൊന്നും ഒരു പൂർവികനുണ്ട്, ലൂക്ക. ഇതൊക്കെ ജീവശാസ്ത്രത്തിൽ പറയുന്നതാണ്. അപ്പൊ ഇങ്ങനെയൊക്കെ പല പല പരിണാമഘട്ടങ്ങൾ വർഷങ്ങൾ കൊണ്ട് കടന്നു വന്ന് എന്നുവെച്ചാൽ ഒരു ഇന്നത്തെ നമ്മുടെ മനുഷ്യന്റെ ഒരു പൂർവികൻ എന്ന് പറയുന്നത് ഒരു 70 ലക്ഷം ഏകദേശ കണക്കുകളാണെന്ന് പറയുന്നത്. കാരണം കടന്നുപോയല്ലേ. കൃത്യമായി ഇന്ന വർഷം ഇന്ന സംഭവിച്ചു എന്നൊന്നും ആർക്കും പറയാൻ പറ്റത്തില്ല. ഒരു 70 ലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് ഈ മാറ്റം വന്നു എന്നാണ്. മറ്റതൊരു എന്താണ് 3.5 ബില്യൺ വർഷങ്ങൾക്ക് മുമ്പാണ് ആ ഏകകോശജീവി അത് വരുന്നത്. രാസപ്രവർത്തനം കൊണ്ട് സംഭവിക്കുന്നതാണ്. പിന്നെ ചോദിച്ചല്ലോ, ഇത് ചിത്തിന്റെ പരിണാമമാണോ ബോധത്തിന്റെ പരിണാമമാണോ എന്ന് ചോദിച്ചാൽ ഇന്ന് സമാനം പറയുന്ന എന്താണോ, ഇവിടെയൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ബ്രെയിൻ അല്ല, സിരകളിൽ വരുന്ന മാറ്റം, ബ്രെയിനിന് വരുന്ന മാറ്റം, ബ്രെയിനിന് വരുന്ന മാറ്റം അനുസരിച്ചിട്ടാണ് എന്താണ് നമ്മളെപ്പോലെ ഇത്രയും വെയിറ്റുള്ള ഒരു ശരീരം ഉള്ള ഒരു ജീവിക്ക് ആപേക്ഷികമായി വലുപ്പമുള്ള ഒരു ബ്രെയിൻ രൂപപ്പെട്ടു വന്നു. മറ്റ് ജീവികളെ അപേക്ഷിച്ച് ആനയെ വെച്ച് നോക്കുകയാണെങ്കിൽ എന്താണ്, ആനുപാതികമായി നോക്കുമ്പോൾ അതിന്റെ ബ്രെയിൻ നമ്മുടെ ബ്രെയിനേക്കാളും ചെറുതാണ്. എന്തുകൊണ്ട്? അതിന്റെ ശരീരം അത്രയും വലുപ്പമുള്ളതാണ്, അതിന് നമ്മളെക്കാളും വലിയ ബ്രെയിൻ ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മളീ ശരാശരി 60 കിലോ 70 കിലോ ഈ ശരീരത്തിൽ ഇരിക്കുന്ന ബ്രെയിൻ 1.5 കിലോ ഉള്ള വലിയ സാധനമാണ്. അപ്പോ ഇതിന്റെ ഈ ഇതെന്താണ്, ഭൗതികമായ പരിണാമമാണോ ജീവപരിണാമമാണോ? ഈ ബ്രെയിൻ ഇങ്ങനെ ഡെവലപ്പ് ചെയ്ത് വന്നപ്പോ എന്ത് ചെയ്തു? അതിനനുസരിച്ച് ബോധത്തിനും അതിനകത്ത് വന്ന രാസപരിണാമങ്ങൾക്ക് വ്യത്യാസം വന്നു, ബോധത്തിനും വ്യത്യാസം വന്നു, അറിവിനും വ്യത്യാസം വന്നു, പല പല കഴിവുകളും ചിന്തിക്കുന്നതിനുള്ള പല പല കഴിവൊന്നും. അത് കേവലം ബ്രെയിനിന്റെ ഇതുകൊണ്ടല്ല, നമ്മുടെ സാഹചര്യങ്ങൾ മാറി. അതിന് എന്താണ്, മനുഷ്യന്റെ സമൂഹ ജീവിതം, അവന്റെ സംസ്കാരം, ബോധത്തിന്റെ ഈ പരിണാമത്തിന് കേവലം ബ്രെയിൻ മാത്രമല്ല, നമ്മുടെ ചുറ്റുപാടുകളും പല കാര്യങ്ങളും അതിന് വ്യത്യാസമുണ്ടാക്കി. നമ്മുടെ ആഹാര രീതി, മനുഷ്യൻ വേവിച്ച് ഭക്ഷണം കഴിക്കാൻ തുടങ്ങി, ഇതൊക്കെ അതിന് ഒരു കാരണമാണ്. അപ്പൊ അതിനാണ് ബോധപരിണാമം എന്ന് പറയുന്നത്. രണ്ടു പരിണാമവും സംഭവിച്ചു. ഇതൊക്കെ ഞാനെന്ന് ഈ പറയുന്ന എന്താണ്, എല്ലാം അറിഞ്ഞിട്ട് പറയുന്നതല്ല, അത് ഒരുപാട് പഠിച്ചറിഞ്ഞ കാര്യങ്ങളാണ്. നമ്മളതിൽ നിന്ന് കുറച്ച് മനസ്സിലാക്കിയ കാര്യം ഞാൻ പറയുന്നതേ ഉള്ളൂ. അത് മനസ്സിലാക്കുന്നതോളം നമുക്ക് ബോധ്യപ്പെടുന്ന കാര്യങ്ങളാണ്. ഇതൊന്നും നമുക്ക് എന്താണ് വിശ്വസിക്കേണ്ട കാര്യങ്ങളല്ല. പരിണാമം എന്ന് പറയുന്ന ഒരു സിദ്ധാന്തത്തിൽ ജീവപരിണാമം നിങ്ങൾ വിശ്വസിക്കുന്നതുകൊണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വിശ്വസിക്കേണ്ട കാര്യമല്ല അത്. നമുക്ക് കിട്ടുന്ന തെളിവുകളുടെ അടിസ്ഥാനത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. വിശ്വസിക്കേണ്ട പള്ളിയിലും അമ്പലങ്ങളിലും ഒക്കെയാണ് നിങ്ങൾ വിശ്വസിക്കേണ്ടത്. ശാസ്ത്രത്തിൽ, ശാസ്ത്രം എന്ന് വെച്ചാൽ സയൻസ്, ഗൗളീശാസ്ത്രമാണ്, അത് നമ്മൾ ബോധ്യപ്പെടേണ്ട കാര്യങ്ങളാണ്. ഇവിടെ നമ്മൾ അദ്വൈതത്തിൽ പറയുമ്പോൾ നമ്മൾ ബോധ്യപ്പെടേണ്ട ഒരു കാര്യമാണ്. മനസ്സിലാക്കാവുന്ന കാര്യമാണ്, നിങ്ങൾക്ക് വായിച്ച് നോക്കി മനസ്സിലാക്കാം. സപ്പിയൻസ് എന്ന് പറയുന്ന ഒരു ബുക്കുണ്ട്, ഇംഗ്ലീഷ് അറിയാമെന്നുള്ളവർക്ക് വായിച്ചു നോക്കാം, ഒരുപാട് വിവരങ്ങൾ കിട്ടും. അത്രയും നമ്മുടെ ബ്രെയിനിൽ ഉൾക്കൊള്ളാൻ വയ്യാത്ത വിവരങ്ങളാണ്. ഞാനീ പറയുന്നതിൽ തന്നെ ചിലപ്പം ടെക്നിക്കലായി എറർ കാണും, കാരണം എന്റെ പ്രായമനുസരിച്ച് ഇന്ന് ഞാൻ വായിച്ചു മനസ്സിലാക്കുന്ന കാര്യങ്ങളാണ്. അത്രയും ഓർത്തു വയ്ക്കുന്നതിനുള്ള ശേഷി എന്റെ ബ്രെയിനില്ല, എന്റെ യൗവനം നഷ്ടപ്പെട്ടു പോയതാണ്. യൗവനത്തിൽ അത് തിരഞ്ഞു കിടന്നത് വേദോപനിഷത്തുമൊക്കെയാണ്, അതിന് ചിലവാക്കിപ്പോയി. ഇപ്പോൾ എനിക്കത് ഗ്രാസ്പ് ചെയ്യുന്നതിനുള്ള പരിമിതി ഉണ്ട്, അതുകൊണ്ട് ടെക്നിക്കൽ ലെറ്റർ വരാം. ഞാൻ പറയുന്നത് നിങ്ങളെല്ലാം ക്രോസ് ചെക്ക് ചെയ്ത് മനസ്സിലാക്കും. പക്ഷേ നമുക്ക് ബോധ്യപ്പെടാവുന്നുള്ള കാര്യങ്ങളാണ് ഇതൊക്കെ. അല്ലാതെ ഈ പുസ്തകം വ്യാഖ്യാനിച്ചിട്ട് പരിണാമത്തിന് തെളിവില്ല എന്നൊക്കെ എഴുതി വെച്ചു കഴിഞ്ഞാൽ പമ്പര വെട്ടിയെന്നേ എനിക്ക് പറയാൻ പറ്റും. അതുപോലെ ബൈബിളിലോ ഖുറാനോ ഒക്കെ എഴുതി വെച്ചിരിക്കുകയാണെങ്കിൽ ശരിയല്ല, ഇതിലൊക്കെ അങ്ങനെയൊക്കെ എഴുതി വെക്കുകയാണ്. അതിൽ നിന്ന് ഗുരുക്കന്മാരെന്നൊക്കെ അറിയപ്പെടുന്നത് എനിക്ക് കാര്യം എന്താണോ അങ്ങനെ പറയുന്നതിന് മടിയൊന്നുമില്ല. ആരെങ്കിലും വിഡിത്തം പറഞ്ഞാൽ വിഡിത്തം തന്നെയാണ്, പറഞ്ഞില്ലെങ്കിൽ നാളെ ജനങ്ങളത് ശരിയെന്ന് വിചാരിക്കും. ഫാൻസ് ഉണ്ടല്ലോ, ഫാൻസ്, അതിന് വ്യക്തമായ തെളിവുകളുണ്ട്. പക്ഷെ ഇവരംഗീകരിക്കത്തില്ല. എന്താണോ ഇത് പരിണാമത്തിന് തെളിവുണ്ടെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഒരു പോപ്പുലർ ഫ്രണ്ട്കാർ അംഗീകരിച്ചില്ലെന്ന് പറയും. കാരണം എന്തുകൊണ്ട്? അവനൊരു മതജീവിയാണ്, അവനെ സംബന്ധിച്ചിടത്തോളം അവന്റെ കിതാബിന് ഉപരി അവന് വേറൊന്നുമില്ല. പക്ഷെ കോമൺ സെൻസുള്ള ആൾക്കാരെ കുറിച്ച് പറയുകയാണ്. ഒരു പെന്തക്കോസ്തുകാരൻ്റെ നിങ്ങൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഒരിക്കലും പറഞ്ഞവനെ ജയിക്കാനേ പറ്റത്തില്ല. അവൻ പരിണാമം ഇല്ലാന്ന് പറഞ്ഞ് അവൻ അതിനുവേണ്ടി മരിച്ചു കളഞ്ഞു. എന്തുകൊണ്ട്? അവന്റെ പ്രാണവായു എന്ന് പറയുന്നത് എന്താണോ, 1300 പേജുള്ള ഒരു കൊച്ചു പുസ്തകമാണ്, ഒരു കഥാപുസ്തകമാണ്. അതൊരു കഥയാണ്, അതിനകത്ത് ഒരു മണ്ണാങ്കട്ടയില്ല. പക്ഷെ അവനെ സംബന്ധിച്ചിടത്തോളം എന്താണോ, അത് അവന്റെ പ്രാണവായുവാണ്. അപ്പൊ അതിനുവേണ്ടി അവൻ മരിക്കും. അവനോട് ചെന്ന് പരിണാമമില്ലെന്നൊന്നും പറഞ്ഞു സ്വീകരിക്കാൻ പറ്റത്തില്ല. അപ്പൊ അത്തരം കാര്യങ്ങൾ, പ്രപഞ്ച ഉത്പത്തി പോലുള്ള കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കണമെങ്കിൽ, പഠിക്കണമെങ്കിൽ ഭൗതിക ശാസ്ത്രത്തെ തന്നെ ആശ്രയിക്കും. അതൊന്നുമല്ല ഇതിന്ന് പഠിക്കാനുള്ളത്. ഇതിന്ന് പഠിക്കാനുള്ള തത്വചിന്ത, ആത്മീയത, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഇതിനെ ആശ്രയിക്കും. അതുകൊണ്ട് ഇത് പറയുന്നതിന്റെ കാര്യം കൂടെ ഉണ്ട്. സഹോദരനായപ്പം പറഞ്ഞു എന്നാ പറയുന്നത്, പരിണാമ സിദ്ധാന്തത്തെ ഗുരു അംഗീകരിക്കുന്നില്ല. അതുകൊണ്ടാണ് എന്താണ് ഇങ്ങനെ എഴുതിയെന്ന് പറയുന്നു. അതിനൊരു സമാനം പറയാനുള്ളത്, ഇവിടെ പറയുന്നത് പരിണാമ സിദ്ധാന്തത്തിന് എതിരായി ഇവിടെ ഒന്നും പറഞ്ഞിട്ടില്ല. ഇവിടെ പറയുന്നത് അദ്വൈതമാണ്. ഈ അദ്വൈതം പറയുന്ന കാലഘട്ടത്തിൽ എന്താണ്, പരിണാമ സിദ്ധാന്തം എന്ന് ഒരു സിദ്ധാന്തമേ ഇല്ല. പിന്നെങ്ങനെ ഗുരു അതിനെ എതിർക്കും? ആയിരത്തി 1859 ഒറിജിനൽ സ്പീഷീസ് വരുന്നത്. അതിനുമ്പ് എവിടെ പരിണാമ സിദ്ധാന്തം? അന്ന് ഗുരുവിന് എത്ര വയസ്സുണ്ട്? അപ്പൊ ഈ പരിണാമത്തെ, ആധുനിക പരിണാമ സിദ്ധാന്തത്തെ കുറിച്ച് എന്തെങ്കിലും കഥകൾ പറഞ്ഞാൽ ചിലപ്പോൾ ഗുരു കേട്ടിരിക്കും, ആരെങ്കിലും പറഞ്ഞു. അപ്പൊ ഗുരു ഇതുപോലെ തന്നെ, ഗുരു ഒന്നും നിഷേധിക്കുക, ചോദിക്കുക അതെങ്ങനെയാണ്, അതെങ്ങനെ സംഭവിച്ചു, നിങ്ങൾ വാല്ലാത്തപ്പോരെങ്ങനെ സംഭവിച്ചു, ചോദ്യങ്ങളേ ഉള്ളൂ. അത് ഈ പറയുന്നവർക്ക് അത് വിശദീകരിച്ചു കൊടുക്കാൻ കഴിയാത്തതാണ് പ്രശ്നം. അതാണ് വാസ്തവത്തിൽ സംഭവിച്ചത്. അത് വിശദീകരിച്ചു കൊടുക്കുന്നതിനും ആ ശാസ്ത്രം ഒരുപക്ഷെ അന്ന് വളർന്നിട്ടില്ലായിരിക്കാം എന്ന് ഞാൻ ഊഹിക്കുന്നു. ഗുരുവിടെ പറയുന്ന എന്താണ്, അദ്വൈതത്തിന്റെ സിദ്ധാന്തം എന്താണ് എന്ന് പറയുന്നു. അദ്വൈതത്തിന്റെ സിദ്ധാന്തം അപ്പൊ പരിണാമ സിദ്ധാന്തത്തെ എതിർക്കുന്നതാണെന്ന് വെച്ചാൽ രണ്ടും തമ്മിൽ യാതൊരു ബന്ധമില്ല. എതിർപ്പിന്റെ പ്രശ്നമേ ഉദിക്കുന്നില്ല. എന്തുകൊണ്ട്? എന്തുകൊണ്ടാണ്? എതിർപ്പിന്റെ പ്രശ്നമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലേ സംഗീതവും സാഹിത്യവും തമ്മിൽ എന്തെങ്കിലും വിരോധമുണ്ടോ എന്ന് വെച്ചാൽ എന്ത് പറയും? സംഗീതവും ചിത്രകലയും തമ്മിൽ എന്തെങ്കിലും വിരോധമുണ്ടോ എന്ന് വെച്ചാൽ നമ്മൾ എന്ത് പറയും? എന്തുകൊണ്ട്? അത് രണ്ട് സ്വതന്ത്രമായ പ്രസ്ഥാനങ്ങളാണ്. അതുപോലെയാണ് പരിണാമ സിദ്ധാന്തം എന്ന് പറയുന്നത് ആധുനിക സയൻസിന്റെ ഒരു സിദ്ധാന്തമാണ്. അദ്വൈതം എന്ന് പറയുന്നത് ഒരു ഫിലോസഫി, ഒരു തത്വചിന്തയാണ്. ഇത് രണ്ടും തമ്മിൽ ഒരു ബന്ധമില്ല, ബന്ധം ഉണ്ടാക്കാനും പറ്റത്തില്ല. എന്തുകൊണ്ട്? എന്തുകൊണ്ട് ബന്ധമില്ല? അതിന് പല കാരണങ്ങളുണ്ടായിരുന്നു. ഒരു പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ ഈ സയൻസൊക്കെ വന്നിട്ട് 500 നമ്മുടെ ഈ തത്വചിന്തയെന്ന് പറയുന്നതോ ബുദ്ധന്റെ കാലം വരെ തുടങ്ങിയാണ്. ഇതൊക്കെ വരുന്നതിന് മുമ്പുള്ള ഒരു സംഗതിയാണ്. അതേസമയം പാശ്ചാത്യ തത്വചിന്തയ്ക്കാണെങ്കിൽ സയൻസും മാത്സുമായിട്ടൊക്കെ കുറെ ബന്ധമുണ്ട്. അതുള്ളതാണ്. ഇവിടുത്തെ തത്വചിന്തയ്ക്ക് അങ്ങനെ യാതൊരു ബന്ധവുമില്ല. അത് കേവലമായ ഒരു യുക്തിചിന്ത മാത്രമാണ്. പിന്നെ ആൾക്കാരൊന്നും ഇതൊക്കെ വ്യാഖ്യാനിച്ച്, ഇതുപോലെയുള്ള ആൾക്കാർ വ്യാഖ്യാനിച്ച് ശരിയാക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളതല്ല, അതൊന്നും ഒരിടത്തും എത്തത്തില്ല. പ്രപഞ്ചം തന്നെ അതിപ്പോ ചോദിച്ചു കഴിഞ്ഞാലേ, ഇപ്പൊ പല്ലി ശാസ്ത്രം എന്ന് പറഞ്ഞൊരു ശാസ്ത്രമുണ്ട്, ഗൗളി ശാസ്ത്രം എന്നാ പറയുന്നത്, വായിച്ചു നോക്കിയിട്ടുണ്ടോ? അതും എന്താണ് ബയോളജി ഒന്നാണെന്ന് പറഞ്ഞ് ബയോളജിയിലും പല്ലിയെ കുറിച്ച് പറയുന്നുണ്ട്, രണ്ടും ഒന്നാവും. അത് തന്നെ പല്ലിശാസ്ത്രം സയന്റിഫിക് അല്ല, പല്ലിശാസ്ത്രത്തിനും പല്ലിയെ കുറിച്ചാ പറയുന്നു, ബയോളജിയിലും പല്ലിയെ കുറിച്ചാ പറയുന്നു, രണ്ടും ഒന്നാവും. എന്തെങ്കിലും ബന്ധമുണ്ടോ രണ്ടും തമ്മിൽ? അപ്പൊ ഒരു വിഷയത്തെക്കുറിച്ച്, പ്രപഞ്ചം എന്ന് പറയുന്ന ഒരു വിഷയത്തെക്കുറിച്ച് രണ്ടു കൂട്ടർ പറയുന്നു, അതുകൊണ്ട് അതിൽ ബന്ധമുണ്ടെന്ന് പറയുന്ന അർത്ഥമുണ്ട് എന്നാ ഞാൻ പറയുന്നു. ഒരേ വിഷയം തന്നെ പല്ലിശാസ്ത്രത്തിനും പല്ലിയെ കുറിച്ച് തന്നെ പറയുന്നു. പല്ലിയുടെ ബയോളജി പഠിച്ചാലും എന്താണ്, അനാട്ടമിയെ ബയോളജിയൊക്കെ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ അതും അത് തന്നെ പറയുന്നു പല്ലിയെ കുറിച്ച്. രണ്ടും തമ്മിൽ എന്താ ബന്ധം? ഒരു ബന്ധവും. അതുപോലെ ബന്ധമില്ലെന്നാ പറയുന്നു. പ്രപഞ്ചത്തെ സംബന്ധിച്ചോ മറ്റുള്ള കാര്യങ്ങളെ സംബന്ധിച്ച് നമ്മുടെ ഇന്ത്യൻ ഭാരതീയ ദർശനങ്ങൾ പറയുന്ന കാര്യങ്ങൾ എന്താണ്, ഇന്നത്തെ സയൻസുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ഈ ഉണ്ടെന്ന് പറയുന്നത് എന്തുകൊണ്ടാണോ, ഈ പഴയ ഈ ഗ്രന്ഥങ്ങളൊക്കെ വായിക്കുകയും ഇന്നത്തെ സയൻസ് പഠിച്ചു വരുന്നവർ പഴയ പുസ്തകങ്ങളൊക്കെ വായിക്കുമ്പോൾ അവർക്ക് മനസ്സിലാവും എന്താണ്, ഇത് ഈ സയൻസുമായിട്ടൊന്നും, സയൻസ് അല്ല അത് ഈ പറയുന്നതെന്ന് എന്തായാലും മനസ്സിലാവും. അപ്പോ അതിനെ നിലനിർത്താൻ വേണ്ടിയിട്ട് സയൻസിനെ കൂട്ടുപിടിച്ചേ പറ്റൂ എന്നൊരു ഒരു തോന്നൽ വരും. എന്താണ് ഈ ഫിലോസഫിയെ നിലനിർത്തണമെങ്കിൽ ഇന്നെന്ത് വേണം, സയൻസിനെ കൂട്ടുപിടിക്കണം. അതുകൊണ്ട് എന്ത് ചെയ്യും, ആ ഫിലോസഫിയെ ഇന്നത്തെ സയൻസിനനുസരിച്ച് അവർ സ്വയം ഇന്റർപ്രറ്റ് ചെയ്യാണ്, വ്യാഖ്യാനിക്കുകയാണ്. ആ വ്യാഖ്യാന കസർത്തുകൾക്കപ്പുറം അതിനകത്ത് യാതൊരു ബന്ധമില്ല. ഞാനിന്നിപ്പോ ഇവിടെ ഈ പരിണാമത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരുന്നു, ഓരോ വിവരങ്ങളും നമ്മുടെ ഒരു ദർശനത്തിൽ നിന്നും കിട്ടത്തില്ല. ഇനി നമ്മുടെ ദർശനത്തിൽ ഈ പല്ലിശാസ്ത്രം എന്ന് പറഞ്ഞ പോലെ തന്നെ പരിണാമം പറയുന്നുണ്ട്. ആ പരിണാമത്തിന് ഈ പറയുന്നതായിട്ട് ഒരു ബന്ധമില്ല, വാക്കുണ്ടെന്നേ ഉള്ളൂ. ഇപ്പൊ സാങ്കേന്മാർ പരിണാമത്തെക്കുറിച്ച് പറയുന്നു, ഈ പറയുന്നതായിട്ട് യാതൊരു ബന്ധവുമില്ല. അത് ദർശനത്തിന്റെ ഭാഗമായി പറയുന്ന അവരുടെ ഊഹാപോഹങ്ങളാണ് പറയുന്നത്. അതിനെ ഇന്നത്തെ രീതി പറഞ്ഞാൽ ഒരു ഹൈപ്പോത്തിസിസ് എന്നോ ഒരു തിയറി എന്നോ ഒന്നും പറയാൻ പറ്റില്ല. കാരണം ഒരു ഹൈപ്പോത്തിസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് പ്രാഥമികമായ എവിഡൻസ് വേണം. ഒരു തിയറി എന്ന് പറഞ്ഞാൽ വളരെ സ്ട്രോങ് ആയ എവിഡൻസ് വേണം, പ്രഡിക്ഷനും കഴിയണം. ആ തിയറി വെച്ചുകൊണ്ട് പ്രഡിക്ഷൻസ് നടത്തണം. ഇതിനൊന്നും അത് വെച്ച് എന്നുവെച്ചാൽ ഭൗതികമായ വിഷയങ്ങളെ ചിന്തിച്ച് അതൊന്നും നമ്മളെ ഇത് വെച്ച് പറ്റില്ല. അത് കേവലം ഒരു തത്വചിന്ത മാത്രമാണ്, ആത്മീയ ചിന്ത എന്ന് പറയുന്നത്. ഇത് അത് ശരിക്കും പഠിക്കുന്നവർക്ക് അത് മനസ്സിലാവും, ഇതാണ് ഇതിന്റെ. പക്ഷേ നമ്മുടെ മനസ്സിൽ ഓരോന്നിനോടൊരു പ്രതിപത്തി ഉണ്ടാകും, ചിലർക്ക് അതിനോടൊരു വലിയ പ്രതിപത്തി ഉണ്ടാകും. അപ്പോൾ അതിനെ എങ്ങനെയെങ്കിലും ജസ്റ്റിഫൈ ചെയ്യണം. അപ്പോൾ ആ ജസ്റ്റിഫിക്കേഷന് വേണ്ടി എന്ത് ചെയ്യും, എന്നിട്ട് ന്യായീകരിക്കണം. അതിനുവേണ്ടി അവരെന്ത് ചെയ്യും, ഈ സയൻസിനെ കൂട്ടിപ്പിടിക്കും. എന്നിട്ട് ഇതിൻ്റെ അവരെന്ത് ചെയ്യും, സയന്റിഫിക് ടേംസ് ഉപയോഗിക്കും. സയന്റിഫിക് ടേംസ്, ആ സാങ്കേതിക ശബ്ദങ്ങൾ ഇതൊക്കെ ഉപയോഗിച്ചിട്ട് അതിനെ വ്യാഖ്യാനിക്കാൻ ശ്രമിക്കുമ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ ജാർഗൻസ് എന്ന് പറയും. അതിനൊന്നും അർത്ഥമില്ലാതായിരിക്കും. അത് ഇതിനു വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ളതാണ്, അതിനുവേണ്ടി ഉണ്ടാക്കിയല്ല. അത് നമ്മുടെ ദർശനത്തെ കുറിച്ച് ഞാൻ പറയുകയാണ്, അതൊന്നും ഒരിക്കലും യോജിക്കുന്ന കാര്യങ്ങളല്ല. അപ്പൊ ഈ സയൻസ് പഠിച്ചിട്ടുള്ളവർക്ക് എന്തെന്ന് വെച്ചാൽ, സയൻസ് പഠിച്ചിട്ടുള്ളവർക്ക് ഇത് വാ സയൻസാണല്ലോ പറയുന്നതെന്നൊന്നും, ശരിയാണ് അവർ പറയുന്നത് സയൻസാണ്. പക്ഷെ അവനെ സംബന്ധിച്ചിടത്തോളം എന്താണ്, അവൻ ഒറിജിനലായി ഈ ദർശനമൊന്നും പഠിച്ചിട്ടില്ല. അപ്പൊ അവൻ വിചാരിക്കും ഈ സയൻസാണ് ആ ദർശനത്തിൽ പറയുന്നതെന്ന് വിചാരിക്കും. ഇതെല്ലാം അവിടെ പറയുന്നതെന്ന് അത് നേരിട്ട് പഠിച്ചവനെ അറിയാൻ പറ്റും. ഒരു ദർശനം നേരിട്ട് പഠിക്കുന്നവന് മാത്രമേ അതെന്താണെന്ന് മനസ്സിലാകത്തുള്ളൂ, അല്ലാത്തവനത് മനസ്സിലാകത്തില്ല. അത് സയൻസ് ആണെന്ന് പറഞ്ഞാൽ സയൻസ് പഠിച്ചവന് അംഗീകരിക്കും, ആ ഇത് സയൻസ് ആണ്. അപ്പൊ അവര് പറയും, ആ ഗുരുദേവൻ വലിയ ഫിസിക്സിസ്റ്റ് ആയിരുന്നു, എന്തുകൊണ്ട് പുതിയ എല്ലാ ഫിസിക്സിന്റെ നിയമങ്ങളും ഗുരു ഇത് എഴുതി വെച്ചിരിക്കുന്നു ചുമ്മാ. അതുകൊണ്ടത് ഒരിക്കലും ശരിയാകത്തില്ല, അത് അതിന്റെ വഴി ഇത് ഇതിന്റെ വഴി. പക്ഷെ പാശ്ചാത്യര് അങ്ങനെയല്ല, പാശ്ചാത്യരെ സംബന്ധിച്ചിടത്തോളം അവര് ഫിലോസഫി എന്ന് പറയുമ്പോൾ അവര് ഭൗതികശാസ്ത്രപരമായും അവർ വളരെ മുന്നേറിയിട്ടുണ്ട്. പുള്ളി എന്നെ ഒന്നും കണ്ടായിരുന്നു ആ പുസ്തകം എഴുതുന്നതിന്. എന്നെ ഒന്ന് കണ്ട് ഈ കാര്യങ്ങളൊക്കെ സംസാരിച്ചു, ഞാൻ പറഞ്ഞു അതെല്ലാം ശരിയാണെന്ന് പറഞ്ഞു. അപ്പൊ ഞാനത് ശരിയല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളി പറയും ഞാൻ വേറെ ജാതിയാണ്, ഗുരുവിന് ഇഷ്ടമില്ല, അതുകൊണ്ട് ഏതാണ്, അങ്ങനെ പറയത്തുള്ളൂ, അല്ല ഞാൻ പറഞ്ഞത് ശരിയാണെന്ന് പറയത്തില്ല. അപ്പോ ആൾക്കാർ അങ്ങനെയൊക്കെയാ ചിന്തിക്കുന്നത്. അപ്പൊ ഗുരുവിനെ ചെറുതാക്കാൻ വേണ്ടി മനഃപൂർവ്വം പറയുന്നു. കാരണം അതൊക്കെ അതെന്ന് പറയുന്നത് എന്താണ്, ഇപ്പോ അതൊക്കെ അവരുടെ വിശ്വാസങ്ങളാണ്, സയൻസ് അല്ല. ഈ സയൻസ് പഠിച്ചവനെ തന്നെ വിശ്വാസം കാണും, അത് രണ്ടും രണ്ടായിട്ട് മോരും മുദ്രയും പോലെ നിൽക്കും. അപ്പൊ വിശ്വാസത്തിനനുസരിച്ച് അവർ പല കാര്യങ്ങളും പറയാം, അതൊന്നും സയൻസ് ആയിരിക്കില്ല. അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് ന്യൂട്ടൺ. ന്യൂട്ടൺ എന്ന് പറയുന്നതാണ് ഫിസിക്സിന്റെ പിതാവെന്ന് പറയുന്ന ആള്. പക്ഷെ ഇങ്ങനെ ഇത് ഈ ഫിസിക്സും പറയും, അതിനോടൊപ്പം തന്നെ ബൈബിളിനെ കുറിച്ചുള്ള പഠനങ്ങളും വ്യാഖ്യാനങ്ങളും വേറെ ഭാഗത്ത് നടക്കും. ഇത് രണ്ടും പുള്ളി ചെയ്തുകൊണ്ടിരുന്നു, ഒരു ഭാഗത്ത് ഫിസിക്സ്, വേറൊരു ഭാഗത്ത് എന്താണ് ബൈബിൾ പഠനങ്ങൾ. അപ്പൊ അങ്ങനെയുള്ള മനുഷ്യരുണ്ട് എന്ന് വെച്ചാൽ അവര് വളരെ ബുദ്ധിയുള്ളവരാണ്, ശാസ്ത്രീയമായ കാര്യങ്ങളൊക്കെ ചിന്തിക്കാൻ കഴിവുള്ളവരാണ് പറയും. പക്ഷെ മറുഭാഗത്ത് അവർ വിശ്വാസത്തിന്റെ അടിമകളാണ്. അപ്പൊ അവരോടൊക്കെ നമ്മൾ അടുത്ത് ഇങ്ങനെ, ഞാനിപ്പോ നിങ്ങളെ മുമ്പ് ഇരുന്ന് ഇതൊക്കെ പറയുന്നു, ഇതുപോലുള്ള ഏതെങ്കിലും പ്രമാണി എന്റെ അടുത്ത് വന്നു കഴിഞ്ഞാൽ ഞാൻ പറയും സാറ് പറഞ്ഞതൊക്കെയാണ് ശരി എന്നേ എനിക്ക് പറയാൻ പറ്റും. എന്തെങ്കിലും ചിലപ്പോൾ പുറത്തിറങ്ങുമ്പോൾ വഴിയിൽ ഞാൻ ഇരുന്ന് എന്ത് ചെയ്യും, എന്റെ വണ്ടി തടയും, പിന്നെ അടിയോ എറിയോ എന്തൊക്കെ സംഭവിക്കുന്നതെന്നൊന്നും പറയാൻ പറ്റത്തില്ല. അതാണ് ലോകം. എന്നെ കൊല്ലാൻ ശ്രമിച്ച സ്ഥലമാണ്, അത് മറന്നിട്ടല്ല ഞാൻ ഇതൊക്കെ പറയുന്നത്. അതൊന്നും ഞാൻ മറക്കുന്ന കാര്യങ്ങളല്ല. അതുകൊണ്ട് അങ്ങനെ ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ എന്തു പറയും, ശരിയെന്ന് പറഞ്ഞു വിടാനേ പറ്റും, കേൾക്കാനൊന്നും പറ്റത്തില്ല. ശരി.